ഭാഷ്യം രണ്ടാം പാദം സൂത്രം 7. സർവത്ര പ്രസിദ്ധി അധികരണം. സർവം ഖണ്ഡിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. ഇവിടെ ഉപാസീത എന്ന് പറഞ്ഞു. എന്തിനാ ഉപാസിക്കേണ്ടത്? ഈശ്വരനാണ് ഉപാസിക്കേണ്ടത്. അവിടെ ബ്രഹ്മ എന്നുള്ള ശബ്ദമാണ് ഉപയോഗിച്ചത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങൾ അല്ലെങ്കിൽ ഉപാധികളോടുകൂടിയ ഈശ്വരൻ എന്നർത്ഥം അവിടെ വേണം. അപ്പോൾ ഈശ്വരോപാസന ആണെന്നുള്ളതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് പല തത്വങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ 7-ാമത്തെ സൂത്രം അർഭകൗകസ്ത്വാത് തത് വ്യവദേശാച്ച നേതി ചേത് ന നിശ്ചയത്വാത് ഏവം വ്യോമവത് ച. അതിലാദ്യം വരുന്ന പൂർവപക്ഷ ഭാഗമാണ് അർഭകൗകസ്ത്വാത് തത് വ്യവദേശാത് ച. ഇത്രയും പൂർവപക്ഷം. അത് കഴിഞ്ഞിട്ട് സിദ്ധാന്തം നേരി ചെയ്ത് ന നിശ്ചയത്വാത് ഏവം വ്യോമവച്ച. ആദ്യം വരുന്ന ഭാഗം അർഭകൗകസ്ത്വാത്, അതിനെ വ്യാഖ്യാനിക്കുന്നു. അർഭകം അല്പം ഓകു നീടം യസ്യ നീടം ഏഷ ആത്മാ അന്തർഹൃദയ പരിച്ഛിന്നായതിനത്വം. അർഭക ഓകം ഓക അർഭകം എന്ന് പറഞ്ഞാൽ അല്പം ചെറുത് എന്നുള്ള അർത്ഥം. ഓകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് ഇരിപ്പിടം വാസസ്ഥാനം. അർഭക ഓക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വാസസ്ഥാനം, ചെറിയൊരു ഇരിപ്പിടം. എങ്ങനെ ഏഷമേ ആത്മാ അന്തർഹൃദയെ അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ആത്മാവ് എൻ്റെ ഹൃദയാന്തരത്തിലാണ്. അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാനമാണ്. ഈ ചെറിയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് അതിൽ കൊള്ളുന്നതിനെ അതിലിരിക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരു കിളിക്കൂട്ടിനകത്ത് കിളിയിരിക്കുന്നത്, അതുപോലെ ഇവിടെ ഹൃദയത്തെ കാണിച്ചിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറുതായ ഒന്ന് അത് ജീവനാണ്, പരമാത്മാവല്ല എന്നാണ്. ഇത് പരിച്ഛിന്ന ആയതിനത്വ, പരിച്ഛിന്നമായ ആയതനം, ഇരിപ്പിടം, സ്ഥാനം, വാസസ്ഥാനം അതിനെ നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങനെ ഏഷമി അന്തർഹൃദ ആത്മാഅന്തർഹൃദയെ, എന്റെ ആത്മാവ് ഹൃദയ അന്തർഭാഗത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വാക്യത്തെ ഏഷമി ആത്മാ അന്തർഹൃദയം എന്ന് പറഞ്ഞ വാക്യത്തിന്റെ താല്പര്യത്തെയാണ് പറഞ്ഞത്. അർഭക ഔക്കഹ, അർഭക ഔക്കസ് എന്ന് പറഞ്ഞ അതിനെയാണ് അർഭകൗകസ് ത്വാ. അതുകൊണ്ട് ഇരിപ്പിടം അല്ലെങ്കിൽ വാസസ്ഥാനം ചെറുത് എന്ന് പറഞ്ഞതുകൊണ്ട് പൂർവക്ഷി പറയുന്നു ഇവിടെ ഉപാസിക്കേണ്ടത് ഹൃദയത്തിൽ ഉള്ള ജീവനെയാണ്. സാറിന് പറയുന്ന പോലെ എന്താണ്, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രകാശത്തെ ധ്യാനിക്കുക, തൻ്റെ ഉള്ളിൽ ധ്യാനിക്കുക എന്നുള്ള സാറിന് പറയാറുണ്ടല്ലോ. തൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അത് ചെറുതായിരിക്കും. സുശബ്ദേനച അണീയാൻ ബ്രീഹേവാദ്ബി അണീയസ്തുഭ്യപദേശ. അവിടെ ശ്രുതി എന്നെ സ്വയം പറഞ്ഞിരിക്കുന്നു. ശ്രുതി എന്നെ പറഞ്ഞു അണിയാൻ ബ്രീഹേർവ യവാത്ബ, നേരത്തെ വാക്യം വന്നതാണ്. അത് വ്രീഹിയേക്കാൾ ചെറുതാണ്, യവത്തേക്കാൾ ചെറുതാണ്, ചാമയേക്കാൾ ചെറുതാണ്, അതിൻ്റെ അരിയേക്കാൾ ചെറുതാണ്. അങ്ങനെ ഏറ്റവും ചെറുത് ചെറുതെന്ന് പറഞ്ഞു വരുമ്പോൾ ചെറിയ ഒന്നാണ്, അത് ജീവനാണ്. ശാരീരേവ ആരാഗ്രമാത്രോ ജീവൈഹ ഉപദിശ്യതി. അതുകൊണ്ടെന്താണ്, ശരീരൻ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ജീവൻ അത് അഗ്രം എന്ന് വെച്ചാൽ ഒരു അത്യധിക സൂക്ഷ്മമായ, അതുപോലെ ഉദാഹരണം പറയും എന്താണ്, പുല്ലിൻ്റെ അഗ്രം പോലെ സൂക്ഷ്മമായിരിക്കുന്ന, അല്ലെങ്കിൽ അമ്പിൻ്റെ കൂർത്ത അമ്പിൻ്റെ അഗ്രം പോലെ സൂക്ഷ്മമായിരിക്കുന്നു, അത്യധിക സൂക്ഷ്മമായ ഒന്നിനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. സർവഗത പരമാത്മേദ്യുക്തം ഒക്കെ പൂർവക്ഷമാണ്. സർവവ്യാപിയായ പരമാത്മാവിനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഉപാസിക്കേണ്ടത് സർവവ്യാപിയായ പരമാത്മാവിനെ അല്ല, തത് പരിഹർത്തവ്യം, അതിനെ പരിഹരിക്കണം. സമാനം പറയുന്നു അത്ര ഉച്ചതേ നായൻ ദോഷ. അങ്ങനെയല്ല, ശ്രുതി വാക്യങ്ങളുണ്ട്, അതിന് ദോഷമൊന്നും എടുക്കണ്ട. എന്താണ് നതാവത് പരിച്ഛിന്ന ദേശസ്യ സർവഗതത്വ വിദേശ കഥമൊക്കെ. ഏറ്റവും പരിച്ഛിന്നമായിരിക്കുന്ന, പരിമിതമായിരിക്കുന്ന ഒന്നിനെ സർവവ്യാപി എന്നൊരിക്കലും പറയാൻ കഴിയത്തില്ല. കഥമൊക്കെ നവോപദ്ധ്യ, ഒരു തരത്തിലും അത് പറയാൻ പറ്റില്ല. സർവവ്യാപിയായിരിക്കുന്ന ആകാശം അതെന്റെ പോക്കറ്റിലാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സർവവ്യാപിയായിരിക്കുന്ന ഒന്നിനെ ഒരിക്കലും പരിച്ഛിന്നമായി നിർദ്ദേശിക്കാൻ കഴിയത്തില്ല. സർവഗതസ്യത്തു സർവദേശേഷു വിദ്യമാനത്വാ പരിച്ഛിന്ന വ്യപദേശോ കയാചിത് അപേക്ഷയാസംഭൂതി. പക്ഷേ സർവവ്യാപിയായിരിക്കുന്ന ഒന്നിനെ വേണ്ടി വന്നാൽ നമുക്ക് പരിച്ഛിന്നമായി നിർദ്ദേശിക്കാം, തിരിച്ചു കഴിയത്തില്ല. പരിച്ഛിന്നമായിരിക്കുന്ന ഒന്നിനെ സർവവ്യാപി എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ സർവവ്യാപിയായിരിക്കുന്ന ഒന്നിനെ പരിച്ഛിന്നമെന്ന് പറയാം. രണ്ടും രണ്ട് കാര്യമാണ്. ആകാശം എന്താണ്? അതെന്റെ പോക്കറ്റിൽ ആണ് എന്ന് പറയാൻ പറ്റില്ല, എന്നുള്ളത് സർവവ്യാപിയാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണം കാണും. ഇപ്പോൾ പരിച്ഛിന്നമായിരിക്കുന്ന പരമാണു, ആ പരമാണു സർവവ്യാപി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് സൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അങ്ങനെ സർവവ്യാപി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സർവവ്യാപിയായിരിക്കുന്ന ഒന്നിനെ പരിച്ഛിന്നമായി വേണമെങ്കിൽ പറയാം, തിരിച്ച് ഒരു തരത്തിൽ ആണ് പറയുന്നത്. സർവഗതസ്യത് സർവദേശേഷ വിദ്യമാനത്വ സർവവ്യാപിയായിരിക്കുന്നത് സർവസ്ഥലത്തിലിരിക്കുന്ന ഒന്നിനെ പരിച്ഛിന്ന ദേശം അത് പരിച്ഛിന്നമാണെന്ന് പറയാം. എന്തുകൊണ്ട്? അത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉള്ളത് കൊണ്ട് അതിനേതെങ്കിലും ഒരു ദേശത്തോട് ബന്ധപ്പെടുത്തി പറയാം. കയാചിത് അപേക്ഷയ എന്നുവെച്ചാൽ ഏതെങ്കിലും ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തിനെ, അത് പാത്രത്തിന്റെ അകത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പാത്രത്തെ ഒരു ഉപാധിയായി സ്വീകരിച്ചു കൊണ്ട് പറയാം. അത് പരമാർത്ഥമല്ലെങ്കിലും അതിനോട് ഉദാഹരണം പറയുന്നു ഇവിടെ യഥാ സമസ്ത വസുത അധിപതിരവിഹി സനയോധ്യ അധിപതിരതി വിധിച്ചത് സർവ വസുത സർവപ്രീതിക്കും സർവഭൂമിക്കും സർവഭൂമിക്ക് സർവവസുധ സർവഭൂമിക്കും അധിപതിയായിരിക്കുന്ന ഒരാളെ പറയാം അയാൾ അയോധ്യാധിപതിയാണെന്ന് പറയുന്നതുകൊണ്ട് അയാളുടെ ഭരണത്തിന്റെ കേന്ദ്രം അയോധ്യയാണ്. വാസ്തവത്തിൽ രാജ്യം മുഴുവൻ അയാളുടെ അധീനത്തിലാണ്, ലോകം മുഴുവൻ അയാളുടെ അധീനത്തിലാണ്. പക്ഷെ ലോകാധിപൻ ചക്രവർത്തിയാണ്, പക്ഷെ അയാളുടെ ഭരണസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം അയോധ്യ ആയതുകൊണ്ട് പറയാം അയാൾ അയോധ്യാധിപതിയാണ് എന്ന് പറയും. ഇപ്പൊ സർവവും തന്റെ അധീനത്തിലാണെങ്കിലും അയോധ്യയുടെ അധിപതി എന്ന് പറയുന്നുണ്ട്. തിരിച്ച് ഒരാളുടെ രാജ്യം അയോധ്യ മാത്രമേ ഉള്ളെങ്കിൽ പറയാൻ കഴിയില്ല അയാൾ സർവാധിപതി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അയാൾക്ക് അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്, ഒരു നാട്ടുരാജ്യം. ആ നാട്ടുരാജ്യത്തിന്റെ അധിപനായ രാജാവിന് ചക്രവർത്തി എന്ന് വിളിക്കാൻ കഴിയില്ല. ചക്രവർത്തി പദം ലഭിക്കണമെങ്കിൽ സർവ ലോകത്തിന് അധിപതിയായിരിക്കും. അപ്പോ അന്ന് സർവലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഭാരതം, അത്രയൊക്കെ ഉള്ളൂ അന്ന് ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് പറയുന്നു സമസ്ത വസുതാധിപത്യ രവി, ആ സമസ്ത ഭൂമിക്ക് അധിപതിയായിരിക്കുന്നവനാണെങ്കിലും സന്നയോധ്യാധിപതി അയോധ്യാധിപതി എന്ന് പറയുന്നു. അതുപോലെ കയാ പുനരപേക്ഷ സർവകൃത സന്നീശ്വരോ അർഭകൗക അണീയാംശ വിധിശിരീതി നിശ്ചയത്വദേവ. അതുപോലെ ഇവിടെയും എന്താണ്, സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ സൂക്ഷ്മമായി അല്പമാണ് ചെറുതാണ് എന്നെല്ലാം നിർദ്ദേശിക്കുന്നു. പരിച്ഛിന്നമായി ഹൃദയത്തിലിരിക്കുന്നതാണ് എന്നെല്ലാം നിർദ്ദേശിക്കുന്നു. അതെന്തിനപേക്ഷിച്ച് അത് പറയുന്നു, കയാപുനരപേക്ഷയ, എന്തിനപേക്ഷിച്ചിട്ടാണ് സർവഗതസൻ ഈശ്വര സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ അല്പകൂക്ക അണിയാംശ വിധിച്ചത്, അത് ഹൃദയമാകുന്ന സ്ഥാനത്തിരിക്കുന്നു, അത് സൂക്ഷ്മമാകുന്നു എന്നെല്ലാം എങ്ങനെ പറയുന്നു. അതിനാണ് അടുത്ത് പറയുന്നത് നിശ്ചയത്വ. നിശ്ചയത്വ ദൈവമിതി ബ്രഹ്മ നിശ്ചയത്വ പറയുന്നു. ഈശ്വര അർഭകോക അണിയാംശ വ്യപദിശ്യതീതി നിശ്ചയത്വ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഏവം അണീയസ്ത്വാദി ഗുണോപോയത ഈശ്വര തത്ര ഹൃദയ പുണ്ടരീകെ നിശ്ചായോ ദൃഷ്ടവ്യ ഉപദിശ്യത. നിശ്ചായം, നിശ്ചായം എന്ന് പറഞ്ഞാൽ ദൃഷ്ടവ്യം, ഉപാസിക്കേണ്ടത്, കാണേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉപാസിക്കുക. എന്തിനങ്ങനെ നിർദ്ദേശിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ ഹൃദയസ്ഥാനത്ത് നിർദ്ദേശിക്കുന്നു, അത് സൂക്ഷ്മമാണ് നിർദ്ദേശിക്കുന്നു. എന്തിന് നിശ്ചയത്വ, അതായത് ഉപാസ്യമായിരിക്കുന്നു, ഉപാസിക്കാൻ വേണ്ടി ഹൃദയദേശത്തെ നിർദ്ദേശിക്കുന്നു. അത് അണു എന്ന് നിർദ്ദേശിച്ചാലും മഹത്തെന്ന് നിർദ്ദേശിച്ചാലും എല്ലാം ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിവിടെ അണു എന്ന് നിർദ്ദേശിച്ചതിനു വേണ്ടി ഉപാസിക്കാം. അതുകൊണ്ട് ഹൃദയദേശത്തെ അത് ഇനിയും ഇത് ചർച്ച ചെയ്യും. ഹൃദയദേശത്തെ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ആകൃതിയെ പറയുക, അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടമാത്രനാണെന്ന് പറയുക, എന്നുവെച്ചാൽ പെരുവിരലിന്റെ വലിപ്പമുള്ളതാണ് എന്ന് പറയുക. ഇങ്ങനെയല്ല ഇതിന് പ്രത്യേക ഗുണങ്ങളോ പ്രത്യേകിച്ച് സ്ഥാനങ്ങളോ പ്രത്യേകിച്ചൊരു പരിമാണമോ എല്ലാം നിർദ്ദേശിച്ചാൽ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി, ഉപാസനയ്ക്കൊരു അവലംബം വേണം. അത് പരിമാണം കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങളെ കൊണ്ടോ അതിനെ ഗ്രഹിച്ചാലേ അവിടെ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയും. അതിനുവേണ്ടി ഇത് സർവവ്യാപിയാണെങ്കിലും പറയുന്നു ഹൃദയം അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അല്ല ഹൃദയത്തിൽ ഇരുന്നിട്ടല്ലോ. അപ്പൊ സാധാരണ എന്താണ് ഇതിന്റെ സ്ഥാനം? ഈശ്വരന്റെ സ്ഥാനം അത് ഹൃദയമാണോ സ്ഥാനം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? സർവത്തിനും ആധാരമായിരിക്കുന്നതാണ് ഈശ്വരൻ. ഈശ്വരന് ഒരു സ്ഥാനത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതേ ഈശ്വരനെ തന്നെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ അതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ്, ഉപാസിക്കുന്നതിന് വേണ്ടിയാണ്. അണിയസ്വാദി അണുത്വം തുടങ്ങിയ ഗുണത്തോടു കൂടിയിരിക്കുന്ന ആ ഈശ്വരനെ തത്ര ഹൃദയ പുണ്ഡരീകേ, ഹൃദയമാകുന്ന താമരയിൽ, ഹൃദയമാകുന്ന സ്ഥാനത്ത്, നിച്ചായോ ദുഷ്ടവ്യ ഉപാസ്യഹ, അവിടെ ഉപാസിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ധ്യാനിക്കേണ്ടതാണ്, ഉപാസിക്കേണ്ടതാണ്. ഉദാഹരണം പറയുന്നത് യഥാ ശാലഗ്രാമേ ഹരി, ശാലഗ്രാമത്തിൽ ഹരി ഉപാസിക്കുന്നു. ഹരിയും എന്താണ്? സർവവ്യാപിയാണ്, പരമാത്മാവാണ്. പക്ഷെ പറയുന്നു ഇവിടെ സാളഗ്രാമത്തെ മുമ്പ് വെച്ചിട്ട് പറയുന്നു, ഇവിടെ അതുണ്ടെന്ന് നീ ഉപാസിക്കുക, അതിനെ പൂജിക്കുക. പൂജ ഒരു ഉപാസനയാണ്, പ്രാർത്ഥിക്കുക അതൊരു ഉപാസനയാണ്, എല്ലാം അതിനോട് ചെയ്യുന്നു, സാളഗ്രാമത്തിനോട്. വാസ്തവത്തിൽ അതൊരു കല്ലാണ്, ഒരു കല്ലിന്റെ കഷണമാണ് സാളഗ്രാമം. പക്ഷെ അവിടെ ഭാവന വരുന്നു, അത് വിഷ്ണുവാണ്, ഉപാസിക്കുന്നു. അവിടെ വിഷ്ണുവിനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കുന്നു, വിഷ്ണുവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപ്തമാകുന്നു. എല്ലാം കേവലം ഒരു കല്ലിന്റെ കഷണത്തിൽ, പക്ഷെ അതിനെ തന്നെ വിഷ്ണുവാണ് എന്ന് ഉപാസിക്കുന്നു. അതുപോലെ ശിവലിംഗ ഉപാസന, മറ്റ് വിഗ്രഹ ഉപാസനകളെല്ലാം സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിന് എവിടെയെങ്കിലും ഒരിടത്ത്. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത്തരം ഉപാധികൾ എന്ന് ചുരുക്കം. തത്ര അസ്യ ബുദ്ധിവിജ്ഞാനം ഗ്രാഹകം. നമ്മുടെ ദുഷ്ടവ്യം ആരാധന ഗ്രഹിക്കുന്നത് അവിടെ കാണണ്ടേ? സാളഗ്രാമത്തിൽ വിഷ്ണുവിനെയും ഹൃദയത്തിൽ ഈശ്വരനെയും കാണണ്ടേ? എന്തിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നു? ബുദ്ധിവിജ്ഞാനം. ബുദ്ധി പല രൂപത്തിൽ പ്രണമിച്ചിരിക്കുന്നതാണ്. ബുദ്ധി എന്ന് പറയുന്നതിന് വിപുലമായ അർത്ഥം ഉണ്ട്. ബുദ്ധിക്ക് സ്വപ്നത്തിലാണെങ്കിൽ ആ ബുദ്ധി തന്നെ എല്ലാമായി പരിണമിച്ചിരിക്കുന്നു. ആ ചൈതന്യം തന്നെ ബുദ്ധിയായി, ആ ബുദ്ധി തന്നെ ഗ്രാഹകമായി, ഗ്രഹിക്കുന്നവനായി, അറിവായി, ഗ്രാഹ്യമായി, വിഷയങ്ങളായി, ജാഗ്രതത്തിലും മനസ്സിൽ നാനാരൂപത്തെ പ്രാപിക്കുന്നു, നാനാ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, നാനാ വിഷയ ജ്ഞാനമാകുന്നു. അതേ ബുദ്ധി തന്നെ ആന്തരികമായ നാനാ വികാരങ്ങളാകുന്നു, കാമക്രോധങ്ങളെല്ലാമായി മാറുന്ന ബുദ്ധി തന്നെ. ഇപ്പൊ നാനാരൂപത്തിൽ പരിണമിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ അന്ധക്കരണം എന്ന് പറയും. അതിന്റെ ഒരു പരിണാമമാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് ഇവിടെ ഉപാസകന്റെ ബുദ്ധി. ഉപാസ്യമായ വിഷയത്തിൽ ഉപാസകൻ ഉറപ്പിച്ചിരിക്കുന്ന ആ ബുദ്ധി, അതാണ് വിജ്ഞാനം. ഉപാസ്യമായ വിഷയത്തിൽ തന്റെ വിജ്ഞാനത്തെ ഉറപ്പിക്കുന്നതാണ് ഉപാസന. ഉപാസന എന്ന് പറയുന്നത് നമ്മൾ പറയും മനസ്സിന്റെ ഏകാഗ്രതയാണ്. ഈ മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ്? അത് വിജ്ഞാനം തന്നെ, അറിവ് തന്നെയാണ്. ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തെ വിടാതെ വിജ്ഞാനം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ്. മറ്റൊരു വിഷയത്തെ വിജ്ഞാനം ഗ്രഹിക്കുന്നില്ല. വിജ്ഞാനത്തിന് ഏകമായ ആലംബം, അതുകൊണ്ട് പറയുന്നു വിജ്ഞാനം ഏകാഗ്രമാണ്, അല്ലെങ്കിൽ പറയും വിജ്ഞാനം ഏകാന്തമാണ്. വിജ്ഞാനത്തിൽ ഒരു വിഷയം മാത്രമേ സ്ഫുരിക്കുന്നുള്ളൂ. അപ്പോൾ തന്റെ ഹൃദയത്തിൽ പരമാത്മ ചൈതന്യത്തെ സത്യസങ്കല്പൻ ഇവിടെ പറഞ്ഞല്ലോ, ഭാരൂപഹ മനോമയഹ പ്രാണശരീര, ഇങ്ങനെയെല്ലാം പറയുന്നത് അറിവാണ്, അറിവിനെയാണ് പ്രകടമാക്കുന്നത്. ഇത്തരത്തിലുള്ള അറിവ് അതിന് വിഷയമായി ഈശ്വര ചൈതന്യം വരുമ്പോൾ പറയുന്നു ബുദ്ധിയാണ് ആ ചൈതന്യത്തിൻ്റെ ഗ്രാഹകം, ആണ് ബുദ്ധിവിജ്ഞാനം. ബുദ്ധിയുടെ വിജ്ഞാന രൂപത്തിലുള്ള പരിണാമം, ബുദ്ധി എന്ന് പറയുമ്പോൾ അന്ധക്കരണം, നാനാ തരത്തിലാകും. അതിലെ ആ വിജ്ഞാനം അറിയുക എന്നുള്ള ആ ഭാവം, അതാണ് വിജ്ഞാനം. അത് ഹൃദയത്തിൽ ഈശ്വരനെ മാത്രം വിഷയമാകും. അപ്പോൾ അതിന് പറയും ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഏകമായ ഒരു അറിവ്. ഇതിനാണ് പറയുന്നത് തൈലധാരാവത്ത് എന്നെല്ലാം പറയും. തൈലധാര പോലെ മറ്റൊരു വിഷയത്തിലേക്ക് ആ അറിവ് പോകാതെ ഒരേ അറിവ്, ആ ഈശ്വരനെ കുറിച്ച് എങ്ങനെയാണോ ഭാവനയുള്ളത് ആ ഒരേ അറിവ്. സത്യസങ്കല്പൻ എന്ന് ഭാവന ചെയ്യുമ്പോൾ അങ്ങനെ പ്രാണമയൻ മനോമയൻ ഭാരൂപൻ സർവജ്ഞൻ സർവശക്തൻ, ഈ തരത്തിൽ ഇതാണ് ഒരേ രീതിയിലുള്ള ഒരേ മാതിരിയുള്ള അറിവെന്ന് പറയും. അതാണ് തത്ര ആ ഹൃദയദേശത്തിൽ അസ്യഗ്രാഹകം ഐശ്വരനെ ഗ്രഹിക്കുന്നത് എന്താണ്? വിജ്ഞാനമാണ്, ബുദ്ധിയാണ്, അറിവാണ്. ബ്രഹ്മം ജേയമായിരിക്കുന്നു എന്ന് പറയുന്നു, എന്നുവെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നു. ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നിടത്തും അറിവ് തന്നെയാണ്. ബ്രഹ്മത്തെ ഉപാസിക്കുന്നു എന്ന് പറയുന്നിടത്തും അറിവ് തന്നെ. രണ്ടും അറിവ് തന്നെയാണ്. അറിവ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഉപാസനയും അറിവ് തന്നെയാണ്. ഗ്രഹിക്കുക ബ്രഹ്മ ജ്ഞേയമായ ബ്രഹ്മം എന്ന് പറയുന്നിടത്തും അറിവ് തന്നെ. പക്ഷെ വ്യത്യാസമുണ്ട്. ഉപാസനയിൽ എന്ത് ചെയ്യുന്നു? ഉപാസ്യമായ ഈശ്വര തത്വത്തെ ഈ ബുദ്ധിയുടെ പരിണാമമായിരിക്കുന്ന ജ്ഞാനം സദാ ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യത്നം, അത് നമ്മൾ പറയും ഏകാഗ്രത, അല്ലെങ്കിൽ ഏകതാനത്വം എന്ന് പറയും. അവിടെ ജീവൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് തന്റെ അറിവിനെ ബലം പ്രയോഗിച്ച് ദൃഢമായി ഒരിടത്ത് തന്നെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിനെ തന്നെ നിർത്തുന്നത് അത് ഈശ്വരനെ ധ്യാനിക്കുന്നിടത്തല്ല, ഏത് വിഷയത്തെ ധ്യാനിക്കുന്നിടത്തായാലും ശരി, അവിടെ മനസ്സുമായിട്ടൊരു മനസ്സിൻ്റെ ഒരു ബലപ്രയോഗമുണ്ട്. മനസ്സിനെ ബലമായി നിർത്താൻ ശ്രമിക്കുന്നു. അതിൽ ബലമായി മനസ്സിനെ നിർത്താൻ ശ്രമിക്കുന്നിടത്ത് വിജയിച്ചാലേ അത് ഉപാസനയാകത്തുള്ളൂ. എന്തുകൊണ്ട് ഉപാസന വിഷയം മാറിപ്പോകാൻ പാടില്ല? ഇവിടെ പറയുന്ന ഉപാസന ഹൃദയദേശത്ത് ഈശ്വരനെ ധ്യാനിക്കുക എന്നും മറ്റും പറയുന്ന ആ ഉപാസന, അവിടെ ഇച്ഛാശക്തി ആവശ്യമാണ്. ഹഠാത് ബലം പ്രയോഗിച്ച് മനസ്സിനവിടെ തന്റെ ഉദ്ദിഷ്ടമായ വിഷയത്തിൽ നിർത്തണം. അതിന് കഴിവുള്ളവനെ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആ മനസ്സിനെ പറയുന്നത് മനസ്സവിടെ ഏകാഗ്രമായിരിക്കുന്നു എന്ന് പറയും. മനസ്സ് ഏകമായ അഗ്രത്തെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, സാധാരണ ഇപ്പൊ ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി പറയും, എന്താണ് ഉപാസന എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മനസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയെല്ലാം പറയും. അതൊന്നുമല്ല ഇവിടെ പറയും, അതൊക്കെ ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഉപാസന ചെയ്യാൻ ചെയ്യാൻ കഴിയാത്തവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഉപാസന. അതൊക്കെ ഇവിടെ അങ്ങനെയല്ല, മനസ്സ് ഗ്രാഹകം ആയിരിക്കണം, മനസ്സ് ധ്യേയമായ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഏകാഗ്രതയുടെ ആവശ്യമില്ല. വിക്ഷിപ്തമായ മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏകാഗ്രത വരുന്നില്ല. യോഗപക്ഷത്തിൽ അതൊന്നും ഒന്നുമല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമാണ്, കാരണം ആൾക്കാർ വിചാരിക്കും ഞങ്ങളും ധ്യാനിക്കണം, കേൾവിക്കാർക്കൊരു സന്തോഷം ഉണ്ടാകും. അല്ലാതൊന്നും യോഗമല്ല. ഇവിടെ എന്ത് ചെയ്യണം? ബുദ്ധി ഗ്രാഹകമായി തന്നെ ഇരിക്കണം, ബുദ്ധി ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അത് ഏകദാനമായിരിക്കണം, അവിച്ഛിന്നമായിരിക്കണം. അത് പ്രയത്നോടെ ആവശ്യമാണ്. പക്ഷെ അവിടെയും എന്താണ്, വിജ്ഞാനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ നിരന്തരമായിട്ടുള്ള, സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തിപ്രവാഹം, ചിത്തവൃത്തിയുടെ പ്രവാഹം എന്ന് പറയും, ജ്ഞാനം എന്നർത്ഥം. അതാണ് ഉപാസന ജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ ഉപാസനയ്ക്ക് മുഖ്യ കാരണമായിരിക്കുന്നത് ഇച്ഛാശക്തിയാണ് ജീവന്റെ. അതുകൊണ്ടാണ് അവിടെ ബലപ്രയോഗം വേണ്ടി വരുന്നത്. ഹഠാത്ത് ഹഠ യോഗം എന്നൊക്കെ പറയത്തില്ല. ബലം പ്രയോഗിച്ചാലേ പറ്റും. അല്ല, എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറക്കം വരാൻ നല്ലതാണ്. സമയം എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഉറങ്ങിപ്പോകും, സമാധിയാണെന്നും വിചാരിക്കും. അല്ലെ, മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ ഉറങ്ങും, സാധാരണ അത് പതിവാണ്. നമ്മളെന്ന് രാവിലെ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്ന അതുകൊണ്ടാണ്. ആത്മാവെന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ സമാധാനം വരും, മോക്ഷം എന്നൊക്കെ കേൾക്കും, അപ്പോൾ ഉറങ്ങും. ധ്യാനിച്ചാലും അങ്ങനെ തന്നെ സംഭവിക്കും. എന്തുകൊണ്ട് അവിടെ ഇച്ഛാശക്തിയില്ല? മനസ്സിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറയും. ഇവന് വിചാരിക്കും ഇതാണ് ധ്യാനം എന്ന് വിചാരിക്കും. ധ്യാനം അറിയാമെങ്കിൽ ഏതെങ്കിലും മണ്ടന്റെ അടുത്ത് ധ്യാനം പഠിക്കാൻ പോകും. അറിയാത്തോണ്ടാണല്ലോ പോകുന്നത്, അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കുന്നതിന് ധ്യാനം. അതല്ല, ഹഠാത് ബലം പ്രയോഗിച്ചാലേ ഉപാസനയാവും. തത്വജ്ഞാനത്തിൽ അങ്ങനെയല്ല, അവിടെ അറിവ് തന്നെയാണ്. പക്ഷേ ആ അറിവെന്ന് പറയുന്നത് എന്താണ്? പ്രമാണജന്യം. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇതാണെന്ന് അറിയുന്നതിന് എനിക്ക് ബലപ്രയോഗം ആവശ്യമില്ല. ബലമെന്ന് പറയുന്നത് അവിടെ ഞാൻ പ്രയോഗിച്ചിട്ടേ ഇല്ല. ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സംബന്ധമുണ്ടായി, അറിവുണ്ടായി, അവിടെ ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? സഹജമായ അറിവ്. അതുപോലെയാണ് തത്വത്തെ ശ്രവിക്കുമ്പോൾ തത്വത്തെ സംബന്ധിച്ചുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് സഹജമായ അറിവാണ്. അത് ബലത്തിന്റെ ആവശ്യമില്ല. ആരും ആവശ്യപ്പെടുന്നില്ല നിന്റെ മനസ്സിനെ ഇന്ന സ്ഥലത്ത് നീ നിർത്തുക, അത് ആവശ്യപ്പെടുന്നില്ല ആരും. പിന്നെന്താ ആവശ്യപ്പെടുന്നത്? നിന്റെ തത്വത്തെ ബോധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തത്വം വെളിപ്പെടുകയാണ്. പ്രമാണം തത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്ന് തത്വത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകുകയാണ്, ആണ് വെളിപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ടതാണ്. കണ്ണ് തുറന്ന് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നതല്ല, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം എന്താണ്? ജാഗ്രതയിൽ വെളിപ്പെടുന്നതാണ് അനായാസമായി. അത് എത്ര സങ്കീർണമായ പ്രക്രിയകളാണ് അവിടെ സംഭവിക്കുന്നതെന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കണ്ണെങ്ങനെ വിഷയത്തെ ഗ്രഹിക്കുന്നു, അതിൻ്റെ പ്രതിബിംബം എങ്ങനെ ഉള്ളിലുണ്ടാകുന്നു, അവിടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള ജൈവ പ്രക്രിയകളാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ രാസ പരിണാമങ്ങൾ നടക്കുന്നു, ഇതൊന്നും അറിയേണ്ട യാതൊരു കാര്യവുമില്ല. എന്തിന് തൻ്റെ ഇച്ഛാശക്തിയെപ്പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വിഷയങ്ങൾ മുമ്പിൽ പ്രകടമാകുന്നു, അതുപോലെ ഉള്ളിൽ അറിവും പ്രകടമാകുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ സ്വരൂപം. ഉപാസനയ്ക്കതുപോലെ അതിനുവേണ്ടി പ്രത്യേക സ്ഥാനം നിർദ്ദേശിക്കുന്നു. പിന്നെ എങ്ങനെ ഉപാസിക്കുന്നു എന്നുള്ള ഉപാസനാ പദ്ധതികളെ നിർദ്ദേശിക്കുന്നു. ആ രീതിയിൽ തന്നെ ചെയ്യുന്നു. അങ്ങനെ മനസ്സിനെ ഹഠാത് ബലം പ്രയോഗിച്ചൊരു വിഷയത്തിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിൻ്റെ സാക്ഷാത്കാരം, അത് ലൗകികവും അലൗകികവുമായ രീതിയിലുള്ള ഉപാസനകൾ, അതിൻ്റെ ഫലങ്ങൾ എല്ലാം വേറെ വേറെയാണ്. അതാണ്, അതിൽ രണ്ടിടത്തും ഒരു കാര്യം തുല്യമാണ്, രണ്ടിടത്തും പ്രവർത്തിക്കുന്ന വിജ്ഞാനം തന്നെ. പക്ഷെ ഒരിടത്ത് ബലാത് വിജ്ഞാനം പ്രവർത്തിക്കുന്നു, ഒരിടത്ത് സഹജമായി. അതല്ലേ നമ്മൾ കണ്ണു തുറക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു. ഇതിനൊന്നും ഒരു യത്നവും ആവശ്യമില്ല. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അറിവാണ്. പിന്നെന്താ, അത് പരമാർത്ഥ ബോധമല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് താൻ ശരീരത്തെ അറിയുന്നു. ഞാൻ താൻ ശരീരാഭിമാനിയായിരിക്കുന്ന സുഖത്തെയും ദുഃഖത്തെയും എല്ലാം അറിയുന്നു. പക്ഷെ ഇവിടെ പരമാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ആ പരമാർത്ഥ വിജ്ഞാനത്തിന് ജിജ്ഞാസ ഉണ്ടാവും. എന്താണ് പരമാർത്ഥ വിജ്ഞാനം? പിന്നെ അതിന് ആ പരമാർത്ഥ വിജ്ഞാനത്തിന് വേണ്ടിയും ഒരു പരിശ്രമിക്കുന്നു. അത് പരിശ്രമ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നവര് എന്നാ കർമ്മണ എന്ന് പറയുന്നത് കൊണ്ടാണ്, കർമ്മം കൊണ്ട് അത് സാധ്യമല്ല. പക്ഷെ ഉപാസന കർമ്മമാണ്. കൃഷികാരൻ പറഞ്ഞു, കടത്തും അകർത്തും അന്യതാവാകർത്തും ശക്യം. എനിക്ക് ഉപാസിക്കാം, ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഉപാസിക്കും എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാം. അല്ല, 5 മണിക്ക് കുറച്ചുകൂടി ഉറങ്ങാം, ഉപാസിക്കുന്നുണ്ട്, അകർത്തും. അല്ല, 5 മണിക്ക് എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, അന്യതാവാകർത്ത് ശക്യം. അതൊക്കെ ഉപാസനയുടെ വിശേഷതകളാണ്. അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള രണ്ടാവും, പക്ഷെ അതിന്റെ രീതികൾ അതാണ്. ഞാനോ അങ്ങനെയാണോ? അല്ല. അത് ബോധിപ്പിക്കുന്നു, ബോധിക്കുന്നു, പ്രകാശിക്കുന്നു. പ്രമാണജന്യമായ എല്ലാ ജ്ഞാനങ്ങളും അങ്ങനെയാണ്. അത് അതുപോലെയുള്ളൂ ആത്മജ്ഞാനം. മറ്റു പ്രമാണങ്ങൾക്ക്, പ്രത്യക്ഷാനുമാനാദി പ്രമാണങ്ങൾക്കൊന്നും അതിനെ വെളിപ്പെടുത്തുന്നതിന് ശേഷിയില്ല എന്നുള്ളൊരു പോരായ്മ മാത്രം. ചരമപ്രമാണമായിരിക്കുന്ന ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നു. അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സർവഗതോപി ഈശ്വര തത്ര ഉപാസ്യമാന പ്രസീതതി, സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ തത്ര ഉപാസ്യമാന, ഹൃദയത്തിൽ ഉപാസിക്കപ്പെടുമ്പോൾ, ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ അവിടെ ഈശ്വരൻ പ്രകടമാകുന്നു, ഈശ്വരന്റെ സാന്നിധ്യം മുഴുവൻ അനുഭവപ്പെടുന്നു, ഈശ്വരന്റെ അനുഗ്രഹം അനുഭവപ്പെടുന്നു. ഈശ്വരീയമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരുവന് അവിടെ അനുഭവപ്പെടുന്നു. എങ്ങനെയാണോ തന്റെ ഭാവന അനുസരിച്ച് ഈശ്വരനെ സത്യസങ്കല്പനായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ സത്യസങ്കല്പം അനുഭവപ്പെടുന്നു. ആനന്ദസ്വരൂപനായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ ആനന്ദം അനുഭവപ്പെടുന്നു. ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഗുണങ്ങളോടുകൂടി അല്ലെങ്കിൽ അലൗകികമായ ഗുണങ്ങളോടുകൂടിയാണ് ഈശ്വരനെ ഉപാസിക്കുന്നത്. എങ്ങനെയാണോ ഭാവന ചെയ്യുന്നത് അത് തന്നെ അവിടെ ഭവിക്കുന്നത്. ആനന്ദസ്വരൂപനായി ഭാവന ചെയ്യുമ്പോൾ ഉള്ളിൽ ആനന്ദം അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഉപാസിക്കുന്നവർ പറയുന്നത് എനിക്ക് അളവറ്റ ആനന്ദം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. കാരണം അളവറ്റ ആനന്ദമാണെന്ന് ഭാവന ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ അളവറ്റ ആനന്ദം അവിടെ പ്രകടമാകുന്നു. അതെല്ലാം നാനാ തരത്തിലുള്ള നാനാ സ്വഭാവത്തിലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഉപാസനയുടെ ഫലമാണ്. നേരത്തെ പറഞ്ഞല്ലോ, സാളഗ്രാമത്തിൽ ഹരി ഉപാസിച്ചു കഴിഞ്ഞാൽ ഏതൊരു രീതിയിലാണോ ഹരി ഉപാസിക്കുന്നത് ആ ഹരി ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈശ്വരനെ കുരങ്ങനായി ഉപാസിച്ചു കഴിഞ്ഞാൽ കുരങ്ങന്റെ രൂപത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ഭാവനയോ അതനുസരിച്ച് സംഭവിക്കുന്നു. ഭാവനയ്ക്ക് മൂർത്ത രൂപത്തെ പ്രാപിക്കാൻ കഴിയില്ല, പക്ഷെ ആ ഭാവന ഈശ്വരനെ സംബന്ധിച്ചായതുകൊണ്ട് ഈശ്വരൻ മൂർത്ത രൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഇഷ്ടദേവതാ സാക്ഷാത്കാരവും മറ്റും പറയുന്നത്. തന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ഈശ്വരന് അങ്ങനെയെല്ലാം മാറാൻ കഴിയുന്നു. അത് മറ്റൊരു വിഷയം. അതിനെ ഇവിടെ ചുരുക്കി പറഞ്ഞു എന്താണ്, സർവവ്യാപിയായിരിക്കുന്നെങ്കിലും ഈശ്വരന് പ്രത്യേകിച്ച് അവിടെ എന്താ വിശേഷിച്ച് ഹൃദയത്തിൽ പറയുന്നു. ഹൃദയത്തിൽ തന്നെ അത് പ്രസീദതി പറയുന്നതുകൊണ്ടാണ്. ഈശ്വരന്റെ പ്രകടമായ തന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള അനുഭവം എപ്പോഴും തന്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ്. അതെങ്ങനെ ഇവിടെ മുമ്പിൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധത്തിലെല്ലാം പ്രകടമായിരിക്കുന്ന ഈശ്വരനാണ്. തന്റെ ഭാവനയെ അങ്ങനെ തന്നെ ശബ്ദത്തെ തന്നെ ശബ്ദമായി തന്നെ ഗ്രഹിക്കുന്നു, രൂപത്തെ രൂപമായി ഗ്രഹിക്കുന്നു. തന്റെ ഭാവനയെ അങ്ങനെ അതങ്ങനെ പ്രകടമാകുന്ന സ്വപ്നത്തിൽ താൻ തന്നെയാണ് എല്ലാമായും, ആനയായും കുതിരയായും എല്ലാം പ്രകടമായും. അവിടെ എന്താണ്, സ്വയം ജ്യോതിസായ പുരുഷനായ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ എല്ലാമായി പ്രകടമായി. ഇവിടെ വിശേഷിച്ച് പറയുന്നു, ജാഗ്രതത്തിൽ അങ്ങനെ ദൃഢമായ ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെ ആ ധ്യേയമായ രൂപത്തിൽ പ്രകടമാകുന്നു. അതിനെ ഉപാസനയെ സംബന്ധിച്ച് വ്യോമ വെച്ച ഏത് ദൃഷ്ടവ്യം. അപ്പോൾ അതെല്ലാം എങ്ങനെ, ആകാശത്തെ പോലെ ഈശ്വരനെ ഒരു സ്ഥാനത്ത് അങ്ങനെ ഉപാസിക്കാൻ കഴിയുന്ന എന്തുകൊണ്ട് എന്നുള്ളതിനാണ് ആകാശത്തിന് ദൃഷ്ടാന്തമായി പറയുന്നത്. അങ്ങനെ ഉപാസിക്കുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാകുന്നതിനല്ല, ഹൃദയമാകുന്ന ഒരു ദേശത്തിൽ എങ്ങനെ ഈശ്വരനെ ഉപാസിക്കാം, അതിന് ആണ് ആകാശ ദൃഷ്ടാന്തം പറയുന്നത്. ആകാശം വെറും ജഡമായ ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ഈശ്വരൻ ചൈതന്യ സ്വരൂപനാണ്. അതുകൊണ്ട് ആണ് ഉപാസകന്റെ ഉപാസനയ്ക്ക് അനുസരിച്ച് ഈശ്വരന് നാനാരൂപത്തെ പ്രാപിക്കാൻ കഴിയുന്നു, അനുഗ്രഹിക്കാൻ കഴിയുന്നുവെല്ലാം. അപ്പൊ അതിനാകാശം ദൃഷ്ടാന്തമുണ്ട്, ജഡമായ ആകാശം ദൃഷ്ടാന്തമുണ്ട്, അല്ലെങ്കിൽ ശൂന്യമായിരിക്കുന്ന ആകാശം ദൃഷ്ടാന്തമുണ്ട്. അത് ചൈതന്യമായതുകൊണ്ട് അതെല്ലാം സംഭവിക്കും. പക്ഷെ അതെല്ലാം സംഭവിക്കുമ്പോഴും മനസ്സിലാക്കണം അതെല്ലാം ഉപാസനയുടെ ഫലമാണ്. ആകാശത്തെ പോലെ എങ്ങനെ, യഥാ സർവഗതമപി സദ്വ്യോമ സൂചി പാശ്ചാത്യ അപേക്ഷയ അർഭകൗകോ അണീയശ്ച വിപദിശ്യതി ഏവം ബ്രഹ്മാപി. സർവവ്യാപിയായിരിക്കുന്നുണ്ടെങ്കിലും സദ്വ്യോമ സൂചി, സൂചി കുഴയിലെ നൂല് കൊരുക്കുന്ന സ്ഥാനം, അതിൻ്റെ അകത്തുകൊണ്ടൊരാകാശം. പാശാദി, പാശം കയർ വളച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുകൊണ്ടൊരാകാശം. അപേക്ഷയാ അർഭകൗക്കു, അത് അല്പമായിരിക്കുന്നു, അല്പസ്ഥാനത്തോടു കൂടിയതാണ്. അണീയൻ, അതിസൂക്ഷ്മമായി പോകുന്നു. വ്യപദിശ്യതി. ബ്രഹ്മത്തെ സൂക്ഷ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്ഥൂലം എന്ന് പറയുന്നു, എല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. സ്വയം അത് സൂക്ഷ്മമോ സ്ഥൂലമോ ഒന്നുമല്ല. വ്യാപകമെന്ന് പറയുന്നത് ഉപാധി ആശ്രയിച്ചിട്ടാണ്. ആകാശം വ്യാപകമായിരിക്കുന്നു, അത് കണ്ടിട്ട് പറയുന്നു ആകാശമാകുന്നു ഉപാധിയോടുകൂടിയവനാണ്. ആകാശത്തെ പോലെ അത് വ്യാപകമാണ്. ഒന്ന് തത്വം. തത്വം എന്ന് പറയുന്നത് നിരപേക്ഷമാണ്. എന്നുവെച്ചാൽ തന്റെ മനസ്സിനെ ആശ്രയിച്ചിട്ടൊന്നുമല്ല അത് നിലനിൽക്കുന്നത്. തന്റെ മനസ്സിന്റെ സൃഷ്ടിയുമല്ല. മനസ്സിനതിനൊന്നുള്ള ശേഷിയില്ല. തന്റെ മനസ്സ് സൃഷ്ടിക്ക് ആരെയാ കാരണം പറഞ്ഞത്? അത് ചൈതന്യം, പരമാത്മ ചൈതന്യം, അതാണ് സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിപ്പെട്ട ഒന്നാണ് ഈ മനസ്സ്. മനസ്സിന് സൃഷ്ടിക്കാനൊന്നും ശേഷിയില്ല. മനസ്സിന് പരമാവധി ഗ്രഹിക്കാം. പിന്നെ ചിലടത്ത് പറയും മനസ്സാണെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, അവിടെ മനസ്സെന്ന് പറഞ്ഞ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഈശ്വര ചൈതന്യം, അത് പ്രകടമാകുന്ന ജീവൻ, ഏറ്റവും അടുത്തുള്ള ജീവൻ, ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഉപാധി മനസ്സാണ്. ഇത് കണ്ണാടിയെ വെളിച്ചമുള്ളതാണെന്ന് പറയും പോലെയുള്ളൂ. കണ്ണാടി എന്തുകൊണ്ട് വെളിച്ചമുള്ളതായി? അതിൽ പ്രതിബിംബം പതിഞ്ഞതുകൊണ്ട്, സൂര്യന്റെ. അതുപോലെ മനസ്സെന്തുകൊണ്ട് വെളിച്ചമുള്ളതായി? അതിൽ ആ പ്രതിബിംബം ഉള്ളതുകൊണ്ട്, ചൈതന്യം അവിടെ സ്ഫുരിക്കുന്നതുകൊണ്ട്. അല്ലാതെ മനസ്സിന് സ്വയം ചൈതന്യമില്ല. മനസ്സ് സ്വയം മനസ്സിനൊന്നും സൃഷ്ടിക്കാനും സാധ്യത. മനസ്സിന്റെ ജോലി എന്താണെല്ലാം ഗ്രഹിക്കുക. മനസ്സെന്ന് വെച്ചാൽ അറിവ്, അഗ്രാഹകമായിരിക്കുന്ന അത്, അല്ലെങ്കിൽ നാനാരൂപത്തിൽ അത് പരിണമിച്ചുകൊണ്ടിരിക്കുക. സുഖമായി, ദുഃഖമായി, കാമകമായി, ക്രോധമായി, അത് മനസ്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അല്ലാതെ മനസ്സ് സ്വയം സൃഷ്ടിക്കുന്നതല്ല, നിരപേക്ഷമായി സൃഷ്ടിക്കുന്നതല്ല. ഏതുപോലെ പാല് തൈരായും മോരായും എല്ലാം മാറുന്ന പോലെ, എന്തൊക്കെയായി മാറിയാലും അത് പാല് തന്നെ. അതിന്റെ അടിസ്ഥാന ഘടകം പാല് തന്നെ. അതിന് മറ്റൊന്നാകാൻ പറ്റത്തില്ല. അതാണ് പരിണാമം. മനസ്സിന് പരിണാമങ്ങൾ സംഭവിക്കും, പക്ഷെ മനസ്സിന് സൃഷ്ടിക്കാൻ സാധ്യമില്ല. ഏതുപോലെ കുലാലൻ കുടത്തെ ഉണ്ടാക്കുന്നു, തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ, താൻ മണ്ണല്ല ജലമല്ല, പക്ഷെ അനേക കർണങ്ങൾ ഉപയോഗിച്ച് തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്നു. അതുപോലെ മനസ്സിന് സൃഷ്ടിക്കാൻ സാധ്യമില്ല. കാരണം അതെന്താണ്? ഒരു സ്വയം പരിണാമിയായിരിക്കുന്ന ഒരു വസ്തുവാണ്. അവിടെ സൃഷ്ടിയെന്ന് നമ്മൾ ഭ്രമിക്കുന്നതല്ല, അതിന്റെ പരിണാമത്തെ തന്നെയാണ്. ഇപ്പോ ഉള്ളിൽ ഇതാ സുഖം വന്നിരിക്കുന്നു, ദുഃഖം വന്നിരിക്കുന്നു, ഇത് മനസ്സ് സൃഷ്ടിച്ചാണെന്ന് വരുന്നു. മനസ്സ് പരിണമിച്ചാണ്. കാമവും ക്രോധവും എല്ലാം മനസ്സിന്റെ പരിണാമങ്ങളാണ്. അതെല്ലാം ആത്യന്തികമായി മന ഏവാശ്രുതി പറയും. കാമക്രോധ സങ്കല്പവും വിജിഗേഷ വിചികിത്സ ശ്രദ്ധ അശ്രദ്ധ ഇത്യേത് സർവം മന ഏവ. അങ്ങനെ ഒരുപാട് പറയും. എല്ലാം മനസ്സ് തന്നെയാണ്. മനസ്സ് പരിണമിക്കുന്നു. സ്വപ്നത്തിലും അതേ സംഭവിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ചൈതന്യം അത്രയും പുരുഷ സ്വയം ജ്യോതി. സ്വയം ജ്യോതിസായിരിക്കുന്ന മനസ്സല്ല, ചൈതന്യമാണ്. ആ ചൈതന്യം സൃഷ്ടിക്കുന്നു. സൃഷ്ടിയിൽ മനസ്സ് വരുന്നു, മനസ്സ് പരിണമിക്കുന്നു. മനസ്സ് നാനാരൂപത്തെ ഗ്രഹിക്കുന്നു. മനസ്സവിടെ ഗ്രാഹകമാകുന്നു. ചൈതന്യം സ്വയം മനസ്സിനും സത്തയെ കൊടുക്കുന്നു. ആ ചൈതന്യത്തിന്റെ തന്നെ സൃഷ്ടിയായിരിക്കുന്ന വിഷയങ്ങൾക്കും ആ ചൈതന്യം തന്നെ സത്തയെ കൊടുക്കുന്നത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈശ്വര ചൈതന്യം സർവത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കപ്പെടുന്ന തന്നെ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാത്തിനും ആശി ഈശ്വര ചൈതന്യം സത്തയെ കൊടുക്കുന്നു. മനസ്സ് ഗ്രാഹകമായി നിന്ന് എല്ലാത്തിനും ഗ്രഹിക്കുന്നു. അല്ലാതെ കേവലമായ മനസ്സിന് സൃഷ്ടിക്കുള്ള ശേഷിയൊന്നുമില്ല. മനസ്സിലൂടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, പക്ഷെ അത് ഗ്രഹിക്കും ചൈതന്യത്തിന്റെ സഹായത്തോടുകൂടി. ഇവിടെ ആകാശത്തെ പറയുന്നത് ചൈതന്യത്തിനാണ് ദൃഷ്ടാന്തമായി പറയുന്നത്. പക്ഷേ ഗ്രാഹകം എന്ന് പറഞ്ഞത് മനസ്സ്, രണ്ടും രണ്ടാണ്. രണ്ടിന് പശുക്കുഴപ്പം വരരുത്. സർവഗതോപി ഈശ്വര, ഈശ്വരൻ സർവഗതനായിരിക്കുന്നു, ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ. തത്ര ഉപാസ്യമാന പ്രസിദ്ധതി വ്യോമവിച്ചേത് ദൃഷ്ടവിം യഥാ സർവഗതമപി സദ്വ്യോമ സൂചി പാശാദ്യ അപേക്ഷയാ അർഭകോഗോ അണീയശ്ചിശതി. ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഉപാധിയായി വരും മനസ്സും പറ്റും, ശരീരവും ഉപാധിയാവും. ഇപ്പൊ സർവവ്യാപിയായിരിക്കുന്ന ആ ചൈതന്യത്തിന് ഈ ശരീരമാകുന്ന ഉപാധി വരുമ്പോൾ എന്ന് പറയുന്നു, ഞാൻ ഈ ശരീരത്തെ അഭിമാനിച്ചുകൊണ്ട് പറയും, ഞാനിത് ആ പുരുഷനാണ്. കേവല ശരീരാഭിമാനം, ശരീരം അതിന് ഉപാധിയായി. പിന്നെ ആ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ട് പറയും, അത് വളരെ സൂക്ഷ്മമാണ്, അണുവിനേക്കാൾ അണുവാണ്, ആകാശത്തേക്കാൾ വ്യാപകമാണ്. ഇത്തരം വ്യവഹാരങ്ങളെല്ലാം തന്നെ അണു ആകാശം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. ഏവം ബ്രഹ്മാവി, ബ്രഹ്മത്തിനും അത് തന്നെ സംഭവിക്കുന്നത്. ഏകമായ ബ്രഹ്മം തന്നെ എന്തായി, സ്വപ്നത്തിൽ മനസ്സായി, അത് തന്നെ വിഷയങ്ങളായി, അത് ഗ്രാഹകനായി, ഗ്രാഹ്യമായി, എല്ലാം ഒന്ന് തന്നെ. അത് സർവവ്യാപിയായി. ജാഗ്രത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ ബ്രഹ്മം തന്നെ സൃഷ്ടികർത്താവായി, അത് സൃഷ്ടിയായി, എല്ലാമായി മാറുന്ന അത് തന്നെയാണ്. തദൈവം നിശ്ചായത്വ, നിശ്ചായത്വ അപേക്ഷം ബ്രഹ്മണോ അർഭകോ വസ്തു മണിയസ്തു എന്ന പാരമാർത്ഥികം. ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് സൂക്ഷ്മമാണ്, അല്പമാണ്, വ്യാപകമാണ് എന്ന് പറയുന്ന ഒന്നും പരമാർത്ഥമല്ല. നിശ്ചായത്വ അപേക്ഷം, അതെല്ലാം അതിനെ ഉപാസിക്കുന്നതിന് വേണ്ടി പറഞ്ഞ മനസ്സിനതിനെ ഉൾക്കൊള്ളണം, ഗ്രഹിക്കണം. ബ്രഹ്മണോ അർഭകോ വസ്തു അണിയസ്തു എന്ന പാരമാർത്ഥികം. അതിന് സമാനം പറഞ്ഞു ധ്യാനിക്കാൻ അതിന് സ്ഥാനത്തെ പറഞ്ഞിരിക്കുന്നു, ധ്യാനിക്കാനാണ് രൂപത്തെ പറഞ്ഞിരിക്കുന്നു. അത്ര തത്ര ഇതാശങ്കതേ ഹൃദയായതനത്വാ ബ്രഹ്മണോ ഹൃദയ ആയതനാനാം ച പ്രതി ശരീരം ഭിന്നത്വാ ഭിന്ന ആയതനാനാം ശിശുകാദീനാം അനേകത്വ സാവയവത്വ അനിത്യത്വാദി ദോഷദർശനാ ബ്രഹ്മണോ അഭി തത് പ്രസംഗി തദപി പരിഹൃതം ഭവതി. അടുത്ത സൂത്രത്തിന് ആമുഖമായി പറയുന്നു. ഇവിടെ ശങ്കയുണ്ടാകുക എന്താണ്, ഹൃദയായതനത്വാ ബ്രഹ്മണ, ബ്രഹ്മത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ഹൃദയ ആയതനാനാം ച പ്രതി ശരീരം ഭിന്നത്വാ, ഹൃദയമാകുന്ന ഇരിപ്പിടം ഓരോ ശരീരത്തിനും ഹൃദയം വേറെ വേറെയാണ്. ഭിന്ന ആയതനാനാം ച സുഖാധീന അനേകത്വ, പ്രത്യയം പ്രത്യയം കിളിക്കൂടുകളിലിരിക്കുന്ന കിളികൾക്ക് പ്രത്യയം കൂടാണ്. അതുപോലെ ഓരോ ഹൃദയത്തിലും ഓരോ ബ്രഹ്മം ഇരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അനേക ബ്രഹ്മങ്ങൾ വരും. സാവയത്വം അനിത്യത്വത്തിൽ ദോഷദർശന, പിന്നെ എന്താണ്, വേറെ വേറെ കൂടുകളിലിരിക്കുന്ന കിളികൾക്കെല്ലാം വേറെ വേറെ ചിറകാണ്, വേറെ കൊക്കാണ്, വേറെ തൂവലാണ്, എല്ലാം വേറെ വേറെയാണ്. അതുപോലെ സാവയവത്വം വരും ഇവിടെ. ഓരോ ഹൃദയത്തിലും ഓരോ ബ്രഹ്മം ഇരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് അവയവമുണ്ടെന്ന് പറയും. അനിത്യം വരും, ദോഷദർശന. ബ്രഹ്മണോപി തത് പ്രസംഗ, ബ്രഹ്മം ഇങ്ങനെ ഓരോ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം വരും. ഇതി തദപി പരിഹൃതം, അതിനും പരിഹാരം പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് വ്യോമവത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി കൂടുതൽ പരിഹാരങ്ങൾ പറയുന്നു. ആകാശം എങ്ങനെയാണോ ഘടാകാശം മഠാകാശമായിരിക്കുന്നു അതുപോലെ, അതെല്ലാം കേവല ഉപാധികൾ മാത്രം, അതൊന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല. സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മത്തിന് ഉപാധികൾ, ഈ കാണുന്ന ശബ്ദ സ്പർശ രൂപ രസഗന്ധ ഉപാധികളൊന്നും അതിനെ സ്പർശിക്കുന്നില്ല. ആ ഉപാധികളിലൂടെ എല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൈതന്യ രൂപത്തിൽ, സദാ തന്റെ ഉള്ളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ബോധം, ചൈതന്യം, അറിവ്, പ്രജ്ഞ, ഇത് ആണ് വെളിപ്പെടുന്നത്. ഇത് വെളിപ്പെടുന്നതിന് എന്താണോ, ഇതെല്ലാം ഉപാധികളായി. അപ്പൊ പറയുന്നു, ഇത് രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം, സ്പർശജ്ഞാനം എന്നിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഈ വെളിപ്പെടൽ, ഈ ജ്ഞാനം, ഈ അറിവ്, അതാണ് പരമാർത്ഥം. പരമാർത്ഥം പരമാർത്ഥമല്ലാത്തതുപോലെ വെളിപ്പെടുന്നു. അതാണ് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം. പരമാർത്ഥം പരമാർത്ഥമല്ലാത്തതുപോലെ, വാസ്തവമല്ലാത്തതുപോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ വെളിപ്പെടുന്നതിന് കാരണമെന്താണ്? ഈ ഉപാധികളാണ്. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഉപാസ്യനായിരിക്കുന്നത്, ജീവനല്ല എന്നർത്ഥം. അടുത്ത സൂത്രം, സംഭോഗപ്രാപ്തിരിച്ച് എന്ന വൈശേഷ്യ വ്യോമ സർവഗതസ്യ ബ്രഹ്മണ സർവപ്രാണഹൃദയ സംബന്ധ ചിദ്രൂപതയാച ശാരീരാത് അവിശിഷ്ടത്വ സുഖ ദുഃഖാദി സംഭോഗോപ്യ അവിശിഷ്ട പ്രസജ്ജീത ഏകത്വ. സാധാരണ ഈ അദ്വൈതത്തിന് പറയുന്ന, മുഖ്യമായി പറയുന്ന ഒരു ആക്ഷേപമാണിത്. പ്രധാനമായി പറയുന്ന ഒരു ദോഷമാണ്. അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിന് എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു തടസ്സം ഇതാണ്. അദ്വൈതം ഇതാണെന്താണ്? എല്ലാം ഒന്നാണ്, ഒരു സത്തയാണ്, ഒരു പരമാർത്ഥമാണ്. ആ ഒരു പരമാർത്ഥത്തിലാണ് ഞാനും നീയും അനുഭവപ്പെടുന്നത്. ഞാൻ വേറെ നീ വേറെ എന്നുള്ള അനുഭവം ഈ പരമാർത്ഥത്തിലാണ്. അനുഭവമവ സർവഗതസ്യ ബ്രഹ്മണ, ആകാശത്തെ പോലെ സർവവ്യാപിയായിരിക്കുന്നു ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയത്തിലും നിന്റെ ഹൃദയത്തിലല്ല ഒരേ ഒരു ബ്രഹ്മം തന്നെ. ഞാനായിരിക്കുന്ന നീയായിരിക്കുന്ന ഒരു ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഏകമാണെങ്കിൽ ഞാനും നീയും ഒരേ ഒരു ബ്രഹ്മമാണ്. രണ്ടായി ഇരിക്കുന്നെങ്കിൽ ഞാൻ സുഖിയായിരിക്കുമ്പോൾ നീ എന്തുകൊണ്ട് സുഖിയായിരിക്കുന്നില്ല? ഞാൻ ദുഃഖിയായിരിക്കുമ്പോൾ നീ എന്തുകൊണ്ട് ദുഃഖിയാകുന്നില്ല? തന്റെ സുഖദുഃഖങ്ങൾ എന്തുകൊണ്ട് അന്യന് അനുഭവിക്കാൻ കഴിയുന്നില്ല? അന്യന്റെ സുഖദുഃഖങ്ങൾ എന്തുകൊണ്ട് തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇതിന് സമാനം കിട്ടാത്തതുകൊണ്ടാണ് പലരും അദ്വൈതത്തെ ഉപേക്ഷിച്ചിട്ട് ദ്വൈതത്തെ സ്വീകരിക്കുന്നത്. ശരി, ഇതിലെല്ലാം സമാനം പറയാം. എല്ലാം ഒരേ ഒരു ബ്രഹ്മമാണെങ്കിൽ ബാക്കിയെല്ലാം പോട്ടെ, സുഖദുഃഖങ്ങൾ അതിനെല്ലാം എന്തെങ്കിലും സമാനം പറയാം. ഞാൻ മുക്തനാകുമ്പോൾ എന്തുകൊണ്ട് നീ മുക്തനാകുന്നില്ല? അതിനെന്ത് സമാനം പറയും? കാരണം ഏകമല്ലേ ബ്രഹ്മം. അപ്പോൾ തത്വജ്ഞാനം ഉണ്ടായി, താൻ മുക്തനായി. ഇനി മുക്തനാകാതെ അവശേഷിക്കാൻ ആരുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും ശിഷ്യനുണ്ട്. പറയണല്ല, ഞാൻ മുക്തനായതുകൂടിയില്ല, എല്ലാവരും മുക്തനായെങ്കിൽ പിന്നെ നീ ഇതാർക്ക് ഉപദേശിക്കും ഈ ബ്രഹ്മവിദ്യയെ? മുക്തനല്ലാത്ത ശിഷ്യൻ മുമ്പിലുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഏകമാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അതുകൊണ്ട് അദ്വൈതം ശരിയല്ല, അദ്വൈതത്തെ വിടാം എന്ന് പറഞ്ഞാണ് പലരും അങ്ങനെയുണ്ട്. പഴയകാലത്ത് പ്രഗത്ഭന്മാരായ പല ആചാര്യന്മാരും അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പഠിച്ചിട്ട് അദ്വൈതത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞെന്ന അർത്ഥമില്ല. എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നതിനുള്ള ഒരു ശ്രമം, അതാണ് പഠനം എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അറിയുമ്പോഴേ അത് അവസാനിക്കാവൂ. പക്ഷെ ഒരാൾ അറിയുന്നതിന് മുമ്പ് ആ ശ്രമത്തെ അവസാനിപ്പിച്ചാൽ പിന്നെ അയാൾക്ക് വേറെ എന്തെങ്കിലും അറിയാൻ ശ്രമിക്കേണ്ടി വരും. അറിയുന്നതിനുള്ള ശ്രമം അറിവിലാണ് അവസാനിക്കേണ്ടത്. അല്ലാതെ താൻ ശരി അറിയുന്നതിന് മുമ്പ് തന്നെ അത് വിട്ടുകഴിഞ്ഞാൽ പഠനത്തിനുള്ള ഒരു ദോഷം അതാണ്. അറിയുന്നതിന് വേണ്ടി ശ്രമിക്കും, അറിഞ്ഞാലും വിടും, അറിഞ്ഞില്ലെങ്കിലും വിടും. പഠനത്തിന്റെ രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പഠനമല്ല. അദ്വൈതത്തെ സംബന്ധിച്ച് താൻ പഠിക്കുന്നു എന്നൊരിക്കലും ധരിക്കാൻ പാടില്ല. പഠനത്തിലൂടെ ഒന്നും സാധ്യവുമല്ല. ഈ പറയുന്ന ദോഷങ്ങളെല്ലാം വരും. അതുകൊണ്ട് പല ആചാര്യന്മാരും ഇതിനെ പഠിക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ ബുദ്ധിക്ക് ഇണങ്ങാത്തതുകൊണ്ട് വിട്ടുകളഞ്ഞു. എന്നിട്ട് ദ്വൈതത്തിന്റെ ആചാര്യന്മാരായി മാറിയവർ. ബുദ്ധിയുള്ളവർ തന്നെയാണ്. ബുദ്ധിയുള്ളവൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവൻ പഠിക്കാൻ ശ്രമിക്കുമല്ല. ഇത് പഠിക്കാൻ കഴിയുന്നൊരു കാര്യമേ അല്ല, ഇതൊരു പഠനമില്ല. പഠിക്കണമെങ്കിൽ എന്ത് വേണം? അത് വിഷയമാവണം. അതും ലൗകികമായ വിഷയമായാലേ പഠിക്കാൻ പറ്റും. അലൗകികമായ വിഷയത്തെയും പഠിക്കാൻ കഴിയില്ല. പുണ്യം എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനോ? ഒരു വിഷയമില്ല. ലൗകികമായ വിഷയങ്ങൾ നമുക്ക് പഠിക്കാം, കുറച്ചറിയാം, അറിയാതിരിക്കാം, എല്ലാം സംഭവിക്കാം. ഇവിടെ അദ്വൈതത്തിൽ പഠനമില്ല. പഠിക്കുന്നു എന്നൊരു ധാരണയോടുകൂടി ഒരിക്കലും അദ്വൈതത്തെ സമീപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പഠനമില്ല എന്ന്. അത് കേവലം ബുദ്ധിയുടെ വ്യായാമം പഠനമെന്ന് പറയുന്നു. സാധ്യമല്ല, അതുകൊണ്ട് സാധ്യമല്ല. അത് കേവലം അങ്ങേറ്റം എന്ന ശബ്ദാർത്ഥജ്ഞാനം. അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. ശബ്ദജ്ഞാനമായിപ്പോ ബ്രഹ്മസൂത്രം മുഴുവൻ ഒരാൾക്ക് മനഃപ്പാഠം ചെയ്യാം. പഠനമാണത്. അതുകൊണ്ടെന്താ അതില്ല? അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് അത് പഠനം എന്ന് പ്രയോഗിക്കുക. ഇവിടെ എന്ത് പറയും? ശ്രവണം എന്ന് പറയും. അപ്പൊ അവിടെ പഠനമില്ല എന്ന് പറയുന്നു. അങ്ങനെ അത് അങ്ങനെ പലരും പഠിക്കാൻ ശ്രമിച്ചിട്ട് അത് വിട്ടിട്ട് പോയിട്ടുണ്ട്. കഴിയില്ല എന്ന് വിചാരിച്ച്. ശ്രവണം അങ്ങനെയല്ല. എന്താണ് അവിടെ എന്താണ് തത്വം? അത് പ്രകാശിക്കുകയാണ്, വെളിപ്പെടുകയാണ്. പഠനമെന്ന് പറയുമ്പോഴോ തത്വത്തെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് എല്ലാം പഠിച്ച് ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ശാസ്ത്രത്തിലെല്ലാം നല്ല വ്യുത്പത്തിയുള്ളവര് ഏത് ഭാഗം ചോദിച്ചാലും ഏത് സൂത്രം ചോദിച്ചാലും പുസ്തകം നോക്കാതെ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളവരൊക്കെ ഉണ്ട്. ഏത് ഉപനിഷത് ഭാഗങ്ങളെയും ഉദ്ധരിക്കാൻ കഴിയുള്ളവരുണ്ട്. പക്ഷേ തത്വഗ്രഹണം എന്ന് പറയുന്നത് സംഭവിക്കണമെന്നില്ല, സംഭവിച്ചു കൂടാന്നുമില്ല. രണ്ട് കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്? ശ്രവണം കൊണ്ട് സംഭവിക്കേണ്ടത് പഠനം കൊണ്ട് സംഭവിക്കത്തില്ല. അത് സാധ്യതയില്ല. എന്തുകൊണ്ട് അവിടെ താത്പര്യഗ്രഹണം സംഭവിക്കില്ല? അതാ താത്പര്യഗ്രഹണം, അതാണ് ജ്ഞാനം. അപ്പോ ഇവിടെ വെളിപ്പെടുത്തുന്നത് അതിന്റെ താല്പര്യത്തെയാണ്, പഠിച്ച അറിവിനെ അല്ല. വ്യോമവ സർവഗതസ്യ ബ്രഹ്മണ സർവ പ്രാണിഹൃദയ സംബന്ധ സർവപ്രാണി ഹൃദയ സംബന്ധിയാണ്. സർവപ്രാണികളുടെ ഹൃദയത്തിലിരിക്കുന്നു. ചിദ്രൂപതയാ, അത് സ്വയം ജ്ഞാനസ്വരൂപമാണ്. ചിത്താണ് അതിന്റെ സ്വരൂപം. ഇത് ശൂന്യവാദമല്ല, ശൂന്യമെന്നല്ല പറയുന്നത്. ഇങ്ങനെ പറയുന്ന എന്താണ്? ഇത് ചിത്താണ്, ജ്ഞാനമാണ് ഇതിന്റെ സ്വരൂപം. ശരീര അവിശിഷ്ടത്വ, അവിടെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുകൊണ്ട്. ഞാൻ എന്നെപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ബോധം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെക്കുറിച്ചുള്ള ബോധം, അത് ജ്ഞാനമാണ്. വിഷയത്തേതാ ഇത്, ഇത്, ഇത് എന്ന് വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആത്മനിഷ്ഠമായും വിഷയനിഷ്ഠമായും എപ്പോഴും ജ്ഞാനം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ആ ചൈതന്യത്തെ താൻ അറിയുന്ന എങ്ങനെ? അഹംസ്ഫുരണത്തിലൂടെ. അതാണ് ശരീരം എന്ന് പറയുന്നത്. ഈ അഹംസ്ഫുരണം എന്ന് പറയുന്നത് എന്താണ്? തന്റെ തന്നെ ജീവഭാവമാണ്, തന്റെ പരമാർത്ഥഭാവമല്ല. തന്റെ മനസ്സിലൂടെ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗ്രഹണത്തിൽ ഭ്രാന്തിയുണ്ട്. എന്തുകൊണ്ട്? അഹം ഭാവം സ്ഫുരിക്കുന്നത് ശരീര ത്തോട് ചേർന്നാണ്. അഹം എന്ന് കേവലമായ ചൈതന്യത്തെ തനിക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല ഒരിക്കലും. അഹം എന്ന ഈ ബുദ്ധി താതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന ശരീരത്തോട് ചേർന്നാണ് ആ ബോധം ഉണ്ടാകുന്നത്. അല്ല, അതിന് ശരീരം ജീവൻ എന്ന് പറയുന്നു. ജീവനെ കുറിച്ചുള്ള ബോധം ജീവബോധം. അത് ചൈതന്യമാണ്, അതുകൊണ്ട് ജീവനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചൈതന്യവും ഈ ജീവബോധവും അവിശിഷ്ടമായി അഭിന്നമായി ഒന്നായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോഴും എന്ത് പറയുന്നു, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. വാസ്തവത്തിലെ അഹമാണോ ബ്രഹ്മം? ഈ അഹം എന്ന് പറയുന്ന വൃത്തി, അഹമാകാര വൃത്തി, അതാണോ ബ്രഹ്മം? ആ എല്ലാം ബ്രഹ്മമാണെങ്കിൽ അതും ബ്രഹ്മമാണ്. പക്ഷെ അത് മാത്രമല്ല, അത്തരമൊരനുഭവത്തിന് വിഷയമായിരിക്കുന്ന കേവലമായ ഈ അഹന്ത അതല്ല ബ്രഹ്മം. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നു, അവിശിഷ്ടമായി ചിദ്രൂപതയാ ശരീര അവിശിഷ്ട, അതങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പം ബ്രഹ്മം സർവവ്യാപിയാണ്, സർവഗതമാണ്. അത് തന്നില്ലത് ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സുഖദുഃഖാദി സംഭോഗോപ്യ അവിശിഷ്ട, സുഖദുഃഖാദി സംഭോഗം, സുഖദുഃഖാദി അനുഭവം അങ്ങനെ തന്നെ അഭേദമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഇവിടെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിലെ ഞാനാണ് ജീവൻ, ആ ജീവനാണ് സുഖം, ആ ജീവനാണ് ദുഃഖം. ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. അവിശിഷ്ടമായി അത് തിരിയുന്നില്ല, എല്ലാം ഒരുമിച്ച് ഇങ്ങനെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അനുഭവമെങ്കിൽ പറയുന്നു, ഈ ചൈതന്യ സർവവ്യാപകമാണ്, ബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിന്റെയും അനുഭവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ അറിയുന്നു അഹം, നീ അറിയുന്നു അഹം. ഞാൻ അറിയുന്നു അഹം സുഖി, നീയും അറിയുന്നു അഹം സുഖി. അഹം ദുഃഖി, ഞാൻ ദുഃഖിയാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവം. എന്താ വ്യത്യാസം തോന്നുന്നു? അപ്പോൾ ബ്രഹ്മം തന്നെ ഞാനായും നീയായും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അനുഭവം ആണല്ലോ ഒരു മുഖ്യമായ പ്രമാണം. നമ്മൾ അനുഭവത്തെക്കാൾ വലുതായി ഒന്നിനെ സ്വീകരിക്കത്തില്ല. അപ്പൊ അനുഭവത്തെ ആസ്പദമാക്കി പറയുകയാണ്, വേറെ ഏതൊക്കെ പ്രമാണം പറഞ്ഞാലും ശരി, അവസാനം പരിശോധിക്കുന്ന എന്താണ്, ഇത് അനുഭവമായിട്ട് യോജിക്കുന്നുണ്ടോ എന്താണ് ശരി അല്ലെങ്കിൽ തെറ്റ്. അതുകൊണ്ട് നമ്മൾ അനുഭവത്തെക്കുറിച്ച് പറയാം, അത് പ്രത്യക്ഷമായ അതാണെന്ന് പറയും. എല്ലായിടത്തും അനുഭവമുണ്ട്, പ്രത്യക്ഷം അല്ലാത്തടത്തും അനുഭവമുണ്ട്. പക്ഷേ അനുഭവത്തെക്കുറിച്ച് പറയുന്നു അത് പ്രത്യക്ഷമാണെന്ന് വെച്ചാൽ അത് അവസാനമാണെന്നർത്ഥം. അതെനിക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ബോധ്യമായാൽ പിന്നെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല. അപ്പോൾ ബ്രഹ്മത്തെ ചൈതന്യം എന്ന് പറയുകയും അത് സർവവ്യാപിയാണെന്ന് പറയുകയും ചെയ്യണമെങ്കിൽ ഞാനും നീയും അനുഭവിക്കുന്നത് ഒരേ പോലെ സുഖവും ദുഃഖവുമാണ്. രണ്ടു ഒരേ ഒരു ചൈതന്യത്തിലാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ എന്റെ സുഖവും ദുഃഖവും തന്നെയാണ് നീ അനുഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതങ്ങനെയല്ല, നീ സന്തോഷിച്ചിരിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, നീ ദുഃഖിക്കുന്നു. അപ്പോൾ ഇവിടെ തകരാറുണ്ട്. ഏകമായ ചൈതന്യം, സർവവ്യാപിയായ ചൈതന്യം, സർവശരീരത്തിൽ വിരുന്ന് സുഖവും ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറയുന്നതേ ശരിയല്ല. കാരണം ഞാൻ സുഖിക്കുമ്പോൾ നീ ദുഃഖിക്കുന്നു. ഇതിനെന്ത് അദ്വൈത സമാധാനം പറയുന്നതാണ്? ആത്മീയത്വത്തെക്കുറിച്ച്, ആത്മവ്യാപകത്വത്തെക്കുറിച്ച് പറയുന്ന അദ്വൈതിക്ക് എന്താ സമാധാനം? ഇത് എന്താണ്, അദ്വൈത ജ്ഞാനത്തിന് ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇത് പല ആശയക്കുഴപ്പത്തിൽ ഉണ്ടാകും. ഏകത്വാച്ച ഇവിടെ ഞാൻ വേറെ നീ വേറെ എന്ന് പറയാൻ ഒരു വഴിയില്ല. എന്റെ ചൈതന്യം വേറെ നിന്റെ ചൈതന്യം വേറെ എന്ന് പറയാൻ വഴിയില്ല. കാരണം ഏകമാണ് ചൈതന്യം. അപ്പൊ ഞാൻ സൂചിക്കുമ്പോൾ നീ സൂചിക്കണം. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നഹി പരസ്മാദാത്മനോ അന്യ കശ്ചിത് ആത്മാ സംസാരിതേ നാന്യ അതോ അസ്ഥി വിജ്ഞാത ഇത്യാദി ശ്രുതി. അതുമാത്രമല്ല, ഒന്ന് ദോഷം ഇതാണ്, സർവവും ഏകമായ ചൈതന്യമാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സുഖിക്കുമ്പോൾ നീ സുഖിക്കുന്നില്ല? മറ്റൊന്ന്, ഞാൻ ഉപാസകനാണ്, എന്റെ ബുദ്ധിയാണ് ഇതിനെ ഉപാസിക്കുന്നത്, ഗ്രാഹകമായിരിക്കുന്നത്, പരമാത്മാവ് വേറെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. നഹി പരസ്മാത് ആത്മനോ അന്യ കശ്ചിത് ആത്മാ സംസാരി, ആ പരമാത്മാവിൽ നിന്ന് അന്യമായി ഒരു സംസാരിയായ ഒരു ആത്മാവില്ല. കാരണം രണ്ടും ഒന്നാണ്. വിദ്യത എന്തുകൊണ്ട് അന്യോ അത്തോ അസ്ഥി വിജ്ഞാത, ഈ തന്നിൽ നിന്ന് അന്യമായൊരു വിജ്ഞാതാവില്ല, തന്നിൽ നിന്ന് അന്യമായൊരു ദുഷ്ടാവില്ല, തന്നിൽ നിന്ന് അന്യമായൊരു ശ്രോതാവില്ല, തന്നിൽ നിന്ന് അന്യമായൊരു മന്ദാവില്ല, എല്ലാം നേരത്തെ പറഞ്ഞാണ്. അപ്പൊ എനിക്കെങ്ങനെ ഉപാസിക്കാൻ കഴിയും? മറ്റു തലത്തിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിൽ വീണ്ടും അതിനെ എടുത്ത് കാണിക്കുകയാണ്. ഉപാസന എങ്ങനെ സാധ്യമാകും? തത്വം ഏകമായിരിക്കെ തസ്മാ, അതുകൊണ്ട് പറയേണ്ടി വരും പരസൈവ സംസാര സംഭോഗപ്രാപ്തി. അതുകൊണ്ട് ഏകമായ ചൈതന്യം തന്നെയാണ് ഇവിടെ സംസാരിയായിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിന് വാസ്തവത്തിൽ സംസാരം സംഭവിച്ചു. അതാണ് സംഭോഗപ്രാപ്തി, സുഖദുഃഖാനുഭവങ്ങൾ അതിന് സംഭവിച്ചിരിക്കുന്നു. സംസാരം അതിന് സംഭവിച്ചിരിക്കുന്നു, സുഖദുഃഖാനുഭവങ്ങൾ അതിന് സംഭവിച്ചിരിക്കുന്നു. ഏകമായ ചൈതന്യത്തിന് എന്തുകൊണ്ട് ജീവനും ഈശ്വരനുമായിരിക്കുന്നത് ഒന്നായതുകൊണ്ട്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്നത് ചിലർ പുച്ഛിച്ച് തള്ളിക്കളയുന്ന ഈ ഭാഗം വന്നിട്ടാണ്. നിങ്ങളെല്ലാം അദ്വൈതം എന്ന് പറയുന്നു, പിന്നെ ഗുരു ഏത്, ശിഷ്യനേത്, ഈശ്വരനേത്, ജീവനേത്. ഇവിടെ ആര് മുക്തി നേടി, ആര് ബന്ധനസ്ഥനാണ്, ആര് സുഖിയായിരിക്കുന്നു, ആര് ദുഃഖിയായിരിക്കുന്നു, ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഈശ്വരൻ വേറെ, ജീവന്മാർ വേറെ, വേറെയും സ്വീകരിച്ചു. ഈശ്വരനും ജീവനും തമ്മിലുള്ള ഭേദം മാത്രം പോരാ, ജീവന്മാർ പരസ്പരവും ഭിന്നമാണ് എന്ന് സ്വീകരിക്കേണ്ടി വരും എന്നാണ്. സംഭോഗപ്രാപ്തിരിതി ചെയ്യ സൂത്രം, ആത്മാവിനെ ഏകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, അദ്വൈതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സൗദുഃഖ അനുഭവപ്രാപ്തി എല്ലാവർക്കും ഒരുപോലെ വരും, അത് ഈശ്വരനും വരും എന്നാണെങ്കിൽ സൂത്രം സമാധാനം പറയുന്നു, ചോദ്യത്തെ നിഷേധിക്കുന്നു. വൈശേഷ്യ സമാധാനം നമുക്കറിയാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്. താവത് സർവപ്രാണഹൃദയ സംബന്ധ ശാരീരവത് ബ്രഹ്മണ സംഭോഗ പ്രസംഗ പറയുന്നു, അതൊരിക്കലും സംഭവിക്കത്തില്ല. ഈശ്വരൻ സർവപ്രാണികളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നവനാണ്, അത് ശരി, അംഗീകരിക്കുന്നു, സർവപ്രാണി ഹൃദയ സംബന്ധ. പക്ഷേ ശാരീരവത് ഈ അഹം അഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഈ ജീവനെ പോലെ ഇതിനെങ്ങനെയാണോ സംസാരപ്രാപ്തി വരുന്നത്, സംഭോഗപ്രാപ്തി വരുന്നത്, അതുപോലെ ബ്രഹ്മത്തിന് വരുന്നില്ല. വൈശേഷ്യ വിശേഷവി ഭവതി ശരീര പരമേശ്വരയോഹോ, പരമാത്മാവിനും ഈ ജീവനും തമ്മിൽ വിശേഷമുണ്ട്, രണ്ടിനും വിശേഷതകളുണ്ട് എന്നുവെച്ചാൽ വ്യത്യാസമുണ്ടെന്നർത്ഥം. എങ്ങനെ? ഏക കർത്ത ഭോക്ത ധർമ്മ ധർമ്മ സാധന സുഖദുഃഖാദി മാംസ. ജീവനാണെങ്കിലോ അവൻ കർത്താവായിരിക്കുന്നു, ഭോക്താവായിരിക്കുന്നു. ധർമാധർമ്മ സാധന ധർമാധർമ്മമാകുന്ന പുണ്യപാപങ്ങളോടുകൂടിയിരിക്കുന്നു, അതിന്റെ ഉപായങ്ങളോടുകൂടിയിരിക്കുന്നു, സുഖദുഃഖാദി മാനസുഖദുഃഖാദികളോടുകൂടിയിരിക്കുന്നു. ഒന്നായിട്ടും ജീവൻ ഇങ്ങനെ ജീവഭാവത്തിൽ വന്നോ ഇങ്ങനെയൊക്കെ ഇരിക്കാനേ പറ്റൂ ഒരാൾ. അങ്ങനെയുണ്ട് സുഖദുഃഖാദി പ്രാപ്തിയോടുകൂടി സംസാരത്തോടുകൂടിയും ഇരിക്കാൻ കഴിയും. ഏകഹസ്തദ്വിപരീതോ അപഹൃത ആത്മത്വാദി ഗുണ, മറിച്ച് ഈശ്വര ചൈതന്യം നേരെ വിപരീതമാണ്. അപഹൃത പാപരഹിതനായിരിക്കുന്നു, പുണ്യരഹിതനായിരിക്കുന്നു, സംസാരരഹിതനായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സുഖദുഃഖ രഹിതനായിരിക്കുന്നു. ഏകസ്തദ്വിപരീതോ അപഹൃത ആത്മത്വാദി ഗുണ ഏതസ്മാത് അനുഭവ വിശേഷ, അത് രണ്ടും തമ്മിൽ ഭേദമുണ്ട്. ഈശ്വരൻ വേറെയാണ്, ജീവൻ വേറെയാണോ? ഇത് സിദ്ധാന്തം തന്നെയാണ്, പക്ഷെ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ഭേദത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഉപാധികമായ ഭേദമാണ്, പരമാർത്ഥ ഭേദമല്ല. ഏക ഏതസ്മാതന വിശേഷ ഏകസ്യ ഭോഗ നൈതരസ്യ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ജീവൻ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു, ആ പ്രത്യേക ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട്, ഈശ്വരൻ പ്രത്യേക ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്നെല്ലാം അതീതനായിരിക്കുന്നു. ഒരേ ഒരു തത്വം തന്നെയാണ് എന്ന് അവസാനം പറയും. ജീവഭാവത്തിൽ ഈ സൗദുക്കാദികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജീവഭാവത്തിൽ സംസാരത്തിൽ പെട്ടിരിക്കുമ്പോൾ പരമാത്മഭാവത്തിൽ ഇതെന്നെല്ലാം മുക്തനായിരിക്കുന്നു. ഒരേ ഒരു തത്വം തന്നെ, ഒരു ഭാഗത്ത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, സംസാരം സുഖം ദുഃഖം. അതേ ഭാഗത്ത് തന്നെ അത് മുക്തനായിരിക്കുകയും ചെയ്യുന്നു. അതങ്ങനെ രണ്ടും ഒരു ഭാഗത്ത് സംഭവിക്കും. അതിന്റെ ബോധം ഉണ്ടായാൽ മതി, അപ്പം മനസ്സിലാവും ഇതെല്ലാം ഒരിടത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ മരുഭൂമിയിൽ തന്നെ അവിടെ ജലം കാണുന്നു, അതേ മരുഭൂമിയിൽ തന്നെ വെളിച്ചത്തെയും കാണുന്നു. ഒരാൾ തന്നെ ഏതൊരു മരുഭൂമിയിലാണോ അയാൾ അവിടെ ജലത്തെ കണ്ടത്, അതേ മരുഭൂമിയിൽ അയാൾ കാണുന്നു വെളിച്ചത്തെ. അയാൾക്ക് സത്യം ബോധിക്കുന്നു. അപ്പോൾ ആ വ്യത്യാസം ജ്ഞാനം കൊണ്ടാണ്. എന്തുകൊണ്ട്? അവിടെ ജ്ഞാനം കൊണ്ട്. ആ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കർത്താവും ഭോക്താവുമായിരിക്കുന്നു. അതാ, അതും ഒരു ജ്ഞാനം തന്നെ. ഞാൻ കർമ്മം ചെയ്യുന്നു, ഫലത്തെ അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള, ഞാൻ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നു, അതൊരു ജ്ഞാനം. അവിടെ തന്നെ മറ്റൊരു ജ്ഞാനം വരും. തൻ അകർത്താവായിരിക്കുന്നു, അഭോക്താവായിരിക്കുന്നു, തൻ സംസാരശൂന്യനായിരിക്കുന്നു, താൻ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപനായിരിക്കുന്നു. എപ്പോ? ൃകാലത്തിൽ. അവിടെ പിന്നെ ഇന്നലെ അങ്ങനെ ആയിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്, അങ്ങനെയല്ല. എന്നും താൻ ഏകരൂപത്തിലാണ്, ഏകരസനാണ്, ഏക സ്വഭാവനാണ് എന്ന് ബോധമുണ്ടാകുന്നു. അതുവരെ സൗദുക്കാദിമാനായിരിക്കും. ഏക കർത്ത ഭോക്ത ധർമ്മ അധർമ്മ സാധന സൗദുക്കാദിമാംസിച്ച ഏകസ്ഥിത്വ അപഹത. ഇത് പറയുന്നത് ജ്ഞാനത്തെ. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. താൻ സൗദുക്കാദിമാനായിരിക്കെ തന്നെ തന്റെ സുഖത്തെയും ദുഃഖത്തെയൊക്കെ താൻ അനുഭവിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇല്ല ഞാൻ സൗദുക്കാദിരഹിതനാണ് എങ്കിലേ അത് പറയാൻ കഴിയൂ. സുഖദുഃഖാദിരഹിതനാണ്, അപഹത പാത്മത്വാദി ഗുണങ്ങളോടുകൂടിയാണ്. എന്നാ പിന്നെ ഇത് അനുഭവിക്കുന്ന സുഖവും ദുഃഖമൊക്കെ അത് പരമാർത്ഥമല്ല. പരമാർത്ഥം എന്താണെന്ന് ഞാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്താണത്? എന്നൽ ഈ പ്രതീതമായിരിക്കുന്ന സുഖദുഃഖങ്ങളൊന്നും കേവലം പ്രതീതിക്ക് അപ്പുറം അതൊന്നും വാസ്തവമല്ല. എനിക്ക് വാസ്തവമായ സ്വരൂപം എന്താണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. എന്താണ് ഈ സുഖദുഃഖാദികൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അവന് ബോധമുണ്ടാകുന്നു. അപ്പോൾ ആ വ്യത്യാസം വരുന്നത് ജ്ഞാനം. ആ ജ്ഞാനത്തെയാണ് ഈ രണ്ടു വരിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏക കർത്ത ഭോക്ത ധർമ്മധർമ്മ സാധന സുഖദുഃഖാദിമാൻ. ഇതാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. താൻ സ്വയം തന്നെ മനസ്സിലാക്കുന്നു, ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. മറിച്ച് ശ്രുതി പറയുന്നു, ഏക തദ്വിപരീത അപഹതപാത്മത്വാദിഗുണ. ശ്രുതി പറയുന്നു അതങ്ങനെയല്ല, അതല്ല പരമാർത്ഥം. ഈ സുഖദുഃഖാദികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നീ തന്നെ അതിനതീതനായിരിക്കുന്നു. അപ്പോൾ അവന് ജിജ്ഞാസയുണ്ടാവുന്നു, എന്താണ് തന്റെ അതീത സ്വഭാവം? അപ്പോൾ അവനത് ബോധ്യപ്പെടുന്നു. സുഖദുഃഖാദികളോട് കൂടിയിരിക്കെ തന്നെ അതിനതീതനായിരിക്കുക. ഏതസ്മാത് അനവർ വിശേഷാത് ഏകസ്യ ഭോഗോ നൈതരസ്യ. അതുകൊണ്ട് പറയുന്നു, ഇങ്ങനെ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട്, അനവർ വിശേഷ, ഇങ്ങനെ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് ഏകസ്യ ഭോഗോ നൈതരസ്യ. ഒരുവൻ ഭോഗിയായിരിക്കുന്നു, ഒരുവൻ അങ്ങനെയല്ല ഇരിക്കുന്നത്. എന്നുവെച്ചാൽ രണ്ടുപേരല്ല, ഒരുവൻ തന്നെ. ഒരു ഭാവം എങ്ങനെ? ഒരേ ഒരു തത്വം തന്നെ. ആ ഒരേ ഒരു തത്വം തന്നെ ഒരുവൻ ജാഗ്രതയിലിരിക്കുന്നു, ആ തത്വത്തിൽ തന്നെ വേറൊരുവൻ സ്വപ്നത്തിലിരിക്കുന്നു, വേറൊരു അതേ തത്വത്തിൽ തന്നെ സ്വരൂപത്തിലിരിക്കുന്നു, വേറൊരുവൻ അതേ തത്വത്തിൽ തന്നെ സമാധിയിലിരിക്കുന്നു, വേറൊരുവൻ അതേ തത്വത്തിൽ തന്നെ ഇതിന്റെ എല്ലാ രഹസ്യത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും സമാധിയുടെയും എല്ലാം തത്വത്തെ അറിഞ്ഞുകൊണ്ടൊരാളിരിക്കുന്നു. ആ തത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ഏകൻ എന്ന് പറഞ്ഞത്. ഏകൻ നൈതരസ്യ, ഒരുവനങ്ങനെ ഭോഗിയായിരിക്കും, വേറിട്ട് അങ്ങനെ അല്ലാതിരിക്കുന്നു എന്നുള്ള ബോധം ഒരുവനിലുണ്ടാവണം. അതാണ് തത്വജ്ഞാനം. യതസ്മാത് അനിവർ വിശേഷാത് ഏകസ്യ ഭോഗം നൈതരസ്യം. അപ്പോൾ ഈ ഭാഗം വരെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങി. അപ്പോൾ പഠിച്ചിട്ട് വിട്ടെന്ന് പറഞ്ഞല്ലോ, ബോധിക്കാതെ. പക്ഷെ ഇത് തന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത്. താൻ തന്നെ തന്നിൽ എപ്പോഴാണോ സുഖവും ദുഃഖവുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭോഗത്തെയും ത്യാഗത്തെയും മോക്ഷത്തെയെല്ലാം താൻ തന്നെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് തന്നെ എന്താണ് താൻ പ്രപഞ്ചശൂന്യനാണ്, സംസാരശൂന്യനാണെന്ന് കൂടി അറിയും. അപ്പോൾ പിന്നെ ഈ അനുഭവങ്ങളോ അതെല്ലാം ഈ സംസാരശൂന്യനായിരിക്കുന്ന തന്നിലെ കേവല പ്രതീതിയാണെന്നറിയുക, പരമാർത്ഥമല്ലാതെയുള്ള അനുഭവമാണെന്നറിയുക. അവിടെ അവസാനിച്ചു, അതിനപ്പുറമൊന്നുമില്ല. അദ്വൈതത്തിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം ഈ ബോധത്തിലാണ്. അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ഭാഗം എടുത്തു കാണിക്കുന്നത്. തസ്മാ ഏതസ്മാൻ അരോർ വിശേഷാത് ഏകസ്യ ഭോഗസ്യ. അല്ലാതെ മറിച്ച് തത്വം ഇങ്ങനെ ആയിരിക്കെ, തത്വത്തിൽ എങ്ങനെ ജ്ഞാനിയാണെങ്കിൽ അയാൾക്ക് ബോധമുണ്ടായിക്കഴിഞ്ഞു, ഏകമാണെന്ന് അയാളെ ബോധ്യപ്പെട്ട്, അപ്പോ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ സുഖവും ദുഃഖമൊക്കെ അയാൾ അറിയുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വേദന അറിയുന്നില്ല, അങ്ങനെയുള്ള നമ്മൾ ധരിച്ചിരിക്കുന്നു. തത്വജ്ഞാനിയാണോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാ വേദനയും അറിയും. അത് ശുദ്ധ അസംബന്ധം. എന്തുകൊണ്ട് അതറിയാം? എന്താണ് അത്? ഏകമായ തത്വത്തിലാണ് എല്ലാ സുഖവും ദുഃഖവും വേദനകളും എന്നറിയും. മറ്റുള്ളവന്റെ ദുഃഖത്തെ ആത്മത്വനെ അറിയത്തില്ല, ആ ദുഃഖം എന്റേതാണ് എന്നറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അവന്റെ ക്രോധത്തെ എന്റേതായി അറിയേണ്ടി വരും, അവന്റെ കാമത്തെ എന്റേതായി അറിയേണ്ടി വരും, അവന്റെ ലജ്ജ അസൂയ തുടങ്ങിയ ദുർഗുണങ്ങളെല്ലാം തന്റേതായി അറിയേണ്ടി വരും. തത്വജ്ഞാനം കൊണ്ട് അവൻ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, വെറും വികലമായ കാഴ്ചപ്പാടുകളാണ്. പിന്നെന്താ അവൻ അറിയുന്നത്? ഒരേ ഒരു തത്വത്തെ തന്നെ ഈ നാനാരൂപങ്ങൾ അനുഭവപ്പെടുന്നു. ഒരുവൻ സുഖിയായിരിക്കുന്നു, വേറൊരുവൻ ദുഃഖിയായിരിക്കുന്നു. അതെന്താണ്? തത്വത്തെ ബാധിക്കുന്നില്ല. താൻ ആ തത്വസ്വരൂപമായതുകൊണ്ട് എങ്ങനെയാണോ അന്യന്റെ സുഖദുഃഖങ്ങൾ തന്നെ ബാധിക്കാതിരിക്കുന്നത്, അതുപോലെ തന്റെ സുഖദുഃഖങ്ങളും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ബോധം അവനുണ്ട്. തത്വത്തെ ബാധിക്കുന്നില്ല, അത് പരമാർത്ഥമാണെന്നും അവനറിയും. അങ്ങനല്ലേ പറ്റത്തുള്ളൂ. അഗ്നി അഗ്നിയാണെന്നറിയുന്നത് അഗ്നിയെ സംബന്ധിച്ചുള്ള പരമാർത്ഥജ്ഞാനമാണെങ്കിൽ താൻ അകർത്താവും അഭോക്താവുമാണെന്നറിയുന്നത് തന്നെക്കുറിച്ചുള്ള പരമാർത്ഥജ്ഞാനമാണ്. ആ പരമാർത്ഥജ്ഞാനത്തിൽ അവൻ ബോധിക്കുന്ന എന്താണ്? തന്നിൽ ഇതൊന്നും കാലത്രയത്തിലും നിലനിൽക്കുന്നില്ല എന്നുള്ള. മറിച്ചാണെങ്കിലോ യദി സന്നിധാന മാത്രേണ വസ്തുശക്തി അനാശ്രിത്യ കാര്യസംബന്ധം അഭ്യുഗമ്യത ആകാശാദീനാമഭിദാഹാദി പ്രസംഗം. വ്യക്തമായ ബോധ്യമുണ്ട്, എന്നിൽ സുഖദുഃഖങ്ങളെല്ലാം പ്രതീതമായിരിക്കുന്നു, അതുകൊണ്ട് അന്യനിലും അതുപോലെ തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്യൻ, അതെല്ലാം തന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെ ബാധിക്കുന്നു എന്ന് കരുതിയാൽ. എന്തായാലും ഈ ബോധമുള്ളവൻ അങ്ങനെ കരുതുന്നില്ല, ബോധമില്ലാത്തവൻ കരുതും. അയാൾ ജ്ഞാനിയാണെന്ന് പറയുന്നു, പക്ഷെ അയാളിലും കാണുന്നുണ്ടല്ലോ വിശപ്പും ദാഹവുമെല്ലാം. അപ്പോൾ അയാളെ അതെല്ലാം ബാധിക്കുന്നുണ്ടല്ലോ ഇത്തരം ഊഹാപോഹങ്ങൾ. ഇനി ഞാനും എന്താണ് കഷ്ടപ്പെട്ട് ഈ ജ്ഞാനത്തെ നേടിക്കഴിഞ്ഞാൽ എന്നെയും ഇതെല്ലാം ബാധിക്കുമല്ലോ, മരണം വരെ ഇതിൽ നിന്നുള്ള ഒരു മോചനം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് പറയണം. എന്താണ് എന്തിച്ച സന്നിധാനം മാത്രമല്ല, ഇതിന്റെ സാമീപ്യം കൊണ്ട്. സാമീപ്യം എന്ന് പറയുന്നത് എന്താണ്? തത്വം പറയുന്നതൊന്നും തന്നിൽ പരമാർത്ഥത്തിലില്ല, പിന്നെന്താണ്? തന്നിൽ പ്രതീതമാകുന്നതാണ്. അത് തന്നിലെങ്ങനെയാണോ പ്രതീതമായിരിക്കുന്നത് അന്യനിലും അതുപോലെ പ്രതീതമായിരിക്കുകയാണ്. അത് എന്നിൽ വാസ്തവത്തിലുണ്ട് എന്നൊരുവൻ കരുതുന്നുണ്ടെങ്കിലും അത് സത്യമല്ല, കേവല പ്രതീതിയാണ്. അതിന് സാന്നിധ്യം എന്ന് പറയുന്നു. സാന്നിധ്യം കൊണ്ട് മാത്രം ഭക്തിശക്തി അനാശ്രിത്യ വസ്തുസ്വഭാവം എന്താണ് വെച്ചാൽ സുഖിയായിരിക്കുക ദുഃഖിയായിരിക്കുക ഇതൊന്നും വസ്തു സ്വഭാവമല്ല. ഞാൻ കാമിയായിരിക്കുക ക്രോധമായിരിക്കുക ഇതെന്റെ സ്വഭാവമല്ല. സാറിന് പറയും എന്താ അവന്റെ സ്വഭാവം? അവന്റെ സ്വഭാവം ചീത്തയാണ്, അവൻ ക്രോധിയാണ് എന്ന് പറയും. അല്ല, അവന്റെ സ്വഭാവം എന്താണ്? നല്ല സ്വഭാവമാണ്, അവൻ ശാന്തനാണ്. ഇത് രണ്ടും അസംബന്ധമാണ്. വസ്തുസ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് ഏകരൂപത്തിലിരിക്കുന്നു, അസംഗമായി നിർലേപമായിരിക്കുന്നു, അതാണ് വസ്തുസ്വഭാവം. ആ വസ്തുസ്ഥാന സ്വഭാവത്തിന്റെ സ്ഥാനത്ത് താൻ ആരോപിച്ചു പറയുകയാണ്, ഞാൻ ശാന്തനായിരിക്കുന്നു, ഞാൻ സുഖിയായിരിക്കുന്നു, ഞാൻ ദുഃഖിയായിരിക്കുന്നു. ഇതെല്ലാം കേവലം ആരോപണങ്ങളാണ്, വസ്തുസ്വഭാവത്തെ കണക്കിലെടുക്കാതെ. അങ്ങനെ വസ്തുസ്വഭാവം അനാദൃത്യ സന്നിധാനം മാത്രം, ഇതെല്ലാം തന്റെ മുമ്പിലുണ്ട്, തന്റെ അനുഭവത്തിന് വിഷയമാകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാര്യസംബന്ധം അഭ്യൂത ഇതിനെല്ലാം ഞാനുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാസ്തവത്തിൽ സുഖിയും ദുഃഖിയുമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ സുഖദുഃഖ പ്രതീതികളിലൂടെ താൻ വാസ്തവത്തിൽ സുഖിയും ദുഃഖിയുമായി മാറിയിരിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ, ആകാശാദീനമി ദഹാദി പ്രസംഗം പറയേണ്ടി വരും. ആകാശത്തിൽ അഗ്നി ജ്വലിക്കുന്നു, അതുകൊണ്ട് ആകാശം ദഹിച്ചുപോയി എന്ന് പറയേണ്ടി വരും. വാസ്തവമാണല്ലോ, ആകാശത്തിൽ നിന്നും മാറിയുന്ന അഗ്നിക്ക് ദഹിക്കാൻ പറ്റില്ല, കാരണം അഗ്നിക്ക് ഇടം കൊടുക്കുന്ന അവസ്ഥാനമാണ് ആകാശം. അവിടെ ദഹിക്കുന്ന അഗ്നി കൊണ്ട് ആകാശത്തിന് പൊള്ളനേക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് എന്നിൽ പ്രീതമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ കൊണ്ട് എനിക്ക് സുഖവും ദുഃഖവും വന്നു ചേരുന്നു എന്ന് പറയുന്നു. ഞാൻ സ്വയം സുഖയും ദുഃഖിയുമായി തീരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല? ആകാശത്തിന്റെ സ്വഭാവം തനിക്കറിയാം, നിർലേപമാണ്, അതിനൊന്നുമായി സംബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് പൊള്ളലേക്കുന്നില്ല അഗ്നിയെ കൊണ്ട്. അതുപോലെ തന്നെ എന്താണ്, താനും നിർലേപമായിരിക്കുന്ന ഏകവും അദ്വിതീയവുമായിരിക്കുന്ന സർവവസ്തുക്കളിലും ഏകരസത്തിലിരിക്കുന്ന തത്വമാണ്. ആ തത്വത്തിൽ നടക്കുന്ന ഈ സുഖദുഃഖാദി പ്രവാഹങ്ങൾ, ഈ വികാരങ്ങൾ, ഇതൊന്നും തന്നെ ആ പരമാർത്ഥമായ തന്റെ സ്വരൂപത്തെ ബാധിക്കുന്നില്ല, ആ ബാധിക്കാതിരിക്കുന്നില്ല എന്നുള്ള ബോധം ആണ് പറയുന്നത്. ജ്ഞാനിയുടെ മുക്തി എന്ന് പറയുന്നത് ആ ബോധത്തെ തന്നെയാണ് ജ്ഞാനം. ആ ബോധം എന്ന് പറയുന്നതോ ആ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്നും വരട്ടല്ലതാണ്. അതുകൊണ്ട് പറയുന്നത് കേവല സാന്നിധ്യം കൊണ്ട് അതൊന്നും ആരോപിക്കാൻ പറ്റില്ല. എന്തു ചെയ്യാ, സന്നിധി സന്നിധാനം മാത്രമേ ആ വസ്തുശക്തി, വസ്തുശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നിർലേപത്വം മറ്റും, നിർലേകരൂപത്വം അദ്വൈതം തുടങ്ങിയാണ് വസ്തുശക്തി. അതിനെ ആശ്രയിക്കാതെ കാര്യസംബന്ധം അഭ്യുപേത ദുഃഖങ്ങൾ എന്തിന് ശരീരമായിട്ട് പോലുള്ള സംബന്ധത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആകാശാധീനമാവി ദാഹാദി പ്രസവം, ഒരു തത്വത്തെ ഉൾക്കൊള്ളുക, ആ തത്വത്തെ ഗ്രഹിക്കുക. ഗ്രഹിച്ചതിന് ശേഷം പിന്നെ ആ തത്വത്തിന് വിപരീതമായി തന്റെ ഒന്നും തന്നെ വരുന്നതിന് യാതൊരു സാധ്യതയില്ലെന്നാണ്. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗുരുവൻ പറയുന്നു ഞാനിയായി, പക്ഷെ വീണ്ടും എനിക്ക് സംസാരം അനുഭവപ്പെടുന്നുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവനാ ഉള്ളിൽ ആ ബോധം പ്രകാശിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് അവനെന്തോ വികല്പങ്ങൾ, വിഭ്രാന്തിയാണ് ഉണ്ടായിരിക്കുന്നത്. വിഭ്രാന്തിയിൽ അതൊക്കെ സംഭവിക്കാം. പരമാർത്ഥജ്ഞാനത്തിൽ തുടക്കത്തിൽ പറഞ്ഞതാണ്, പരമാർത്ഥജ്ഞാനത്തിൽ എന്താണ് ഈ സുഖദുഃഖാദികൾ അന്തസ്സാര ശൂന്യമായിരിക്കുന്ന കേവല പ്രതീതിക്കപ്പുറം അതിന് തന്നോട് യാതൊരു പരമാർത്ഥ ബന്ധവും ഇല്ല. ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അഗ്നികൊണ്ട് ആകാശം ദഹിക്കുന്നു എന്ന് പറയേണ്ടി വരും. Thank you.